അദ്വൈതി പറയുന്നു, സാങ്കേന്മാരുടെ അദ്വൈതി പറയുന്നു. മനസ്സ്, ബുദ്ധി, പിന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, എല്ലാം കൂടെ ചേരുന്ന എന്താണ് സാധനം? എന്താണ് അത് വസ്തു? സൂക്ഷ്മതന്മാത്രങ്ങളാണ്. സൂക്ഷ്മതന്മാത്രം, പഞ്ചഭൂതങ്ങൾ, അത് പ്രത്യേകം അറിഞ്ഞിരിക്കുന്ന അദ്വൈതി അതിനെ അങ്ങനെയാ പറയുന്നത്. പക്ഷെ ഇത്രയും മാത്രമായതുകൊണ്ട് പോരാ, പിന്നെ എന്തുകൂടെ വേണം? കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു. അന്ധകരണമെന്ന് പറയുന്നത് പഞ്ചതന്മാത്രകളാണ്. ചൈതന്യത്തിന്റെ പ്രതിബിംബം, ആത്മപ്രതിബിംബം കൂടെ വേണം. ഇതാണ് അദ്വൈതി പറയുന്നത്. മൊത്തത്തിൽ പൊതുവെ ബുദ്ധി എന്നോ മനസ്സെന്നോ അല്ലെങ്കിൽ അന്ധകരണമോ എന്നോ പേരുകൊണ്ടും പറയും. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അന്ധകരണം എന്താണോ എന്ന് പറയുന്ന കേവല ഭാവനാത്മകമായ സിദ്ധാന്തമാണ്. എന്തെങ്കിലും അറിഞ്ഞിട്ട് പറയുന്ന പറയാറിയില്ലേ? അത് ഞാനല്ലേ പറയും. ഒരു സങ്കല്പാത്മകമായൊരു സിദ്ധാന്തമാണ്. ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ കൂടി ചേർന്ന് സത്വാംശം അങ്ങനെ ചേർന്ന് രജോഗുണം പ്രാണങ്ങളെ, തമോ ഗുണം ഈ പ്രപഞ്ചം, അതായത് ഈ പ്രപഞ്ചത്തിന് അടിസ്ഥാനമായിട്ട് സത്വം, രജസ്, തമസ് ഇങ്ങനെ മൂന്ന് ഗുണങ്ങൾ മൂന്ന് പദാർത്ഥങ്ങൾ ഉണ്ടെന്നുള്ളതിന് ഒരു എവിഡൻസും ഇല്ല. അതൊരു കൽപ്പന മാത്രമാണ്. അങ്ങനെ ഒരു അത് യാതൊരു തെളിവുമില്ല. വെറൊരു കൽപ്പന. പിന്നെ ഇങ്ങനെ കൽപ്പനയിൽ എത്തിച്ചേരുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? നമുക്കിപ്പോ സന്തോഷം വരുന്നു ഉള്ളിൽ. സന്തോഷം വരുമ്പോ എന്തുകൊണ്ട് ഈ സന്തോഷം വരുന്നു എന്ന് പഴയ ആൾക്കാർക്ക് അറിയില്ല. അതുകൊണ്ട് അവരൊരു സിദ്ധാന്തം ഉണ്ടെങ്കിൽ, സന്തോഷം വരുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ സത്വം എന്ന് പറയുന്ന ഒരു പദാർത്ഥമുണ്ട്. ആ പദാർത്ഥം ഉള്ളതുകൊണ്ടാണ് അതിൽ നിന്ന് സന്തോഷം എന്ന് പറയുന്ന ഈ അനുഭവം ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഒരുപാട് കാലം അദ്വൈതം പഠിച്ചില്ലേ? പല ഘടകന്മാരെ അടുത്ത് പോയി പഠിച്ചില്ലേ? അപ്പൊ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. എന്താണ് ഈ സന്തോഷം എന്ന് പറയുന്നത്? പഴയ ആൾക്കാർ പറയുന്ന എന്താണ് അതിന്റെ കാരണമെന്നറിയത്തില്ല. അതുകൊണ്ടൊരു കൽപ്പിക്കുകയാണ് അതിന്റെ പുറകിൽ എന്തുണ്ട്? ഒരു സത്വം പറയുന്ന ഗുണമുണ്ടെന്ന്. ശരി, സന്തോഷം നമ്മുടെ അനുഭവമാണ്. അദ്വൈതികളും സാങ്കന്മാരും എല്ലാം പറയുന്നു. ശരി, ഇത് നമ്മുടെ അനുഭവമാണ്. എന്ത് സന്തോഷം? അതിലൊരു തർക്കമുള്ള കാര്യമുണ്ട്. നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷേ ഇതിന്റെ പിന്നിൽ സത്വം എന്ന് പറയുന്ന ഒരു ഗുണമുണ്ടെന്നുള്ളത് ഒരു വെറൊരു ഊഹം മാത്രമാണ്. ശരിക്കും എന്താണ്? അതിനെന്തെങ്കിലും തെളിവുണ്ടോ? പിന്നെ തെളിവ് എന്തിനാണുള്ളത്? തെളിവുള്ളത് നമ്മുടെ ബ്രെയിനിലുള്ള ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സിറോട്ടോണിൻ പോലെയുള്ള ഹാർമോൺസ് അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ കെമിക്കൽസ് ആണ് ഇത് ഉണ്ടാക്കുന്നതിന് തെളിവുണ്ട്. അത്തരം കെമിക്കലുകളാണ് എന്തുണ്ടാകുന്നത്? നമ്മുടെ ഉള്ളിൽ സന്തോഷത്തെ ഉണ്ടാകുന്നത് തെളിവുള്ള കാര്യമാണ്. അപ്പോ നമ്മളെ സ്വീകരിക്കും തെളിവില്ലാതെ ഒരു കൽപ്പന മാത്രമായ ഒരു സത്യം സത്വഗുണമാണ്. ഇത് സന്തോഷത്തെ ഉണ്ടാക്കുന്നു എന്നുള്ളത് സ്വീകരിക്കുമോ? ആധുനികമായ ശാസ്ത്രം പറയുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം കെമിക്കലുകളാണ് സുഖത്തെ ഉണ്ടാക്കുന്നതെന്ന് സ്വീകരിക്കുകയോ സ്വീകരിക്കുന്നു? എന്തുകൊണ്ട് മറ്റെന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? മറ്റേത് കൽപ്പന, അതിന് ഡാറ്റ ഇല്ല. അതിന് ഡാറ്റ അല്ല, എവിഡൻസ്. എവിഡൻസ് അതിന് എവിഡൻസ് ഇല്ല. ഇതിന് എവിഡൻസ് ഉണ്ട്, അപ്പം സ്വീകരിക്കും. ഇതിനെന്താ എവിഡൻസ്? പറയുന്ന കെമിക്കലുകൾ ബ്രെയിനിൽ കൂട്ടിയും കുറച്ചും ഒക്കെ സുഖത്ത് നിയന്ത്രിക്കാൻ പറ്റും. അത് എങ്ങനെയാണ്? എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ പ്രൂവ്ഡായ ഒരു സയന്റിഫിക് തിയറിയാണ്. അപ്പൊ നമ്മള് പണ്ട് പഠിച്ചതും ഇന്നത്തെ കാര്യങ്ങൾ നമ്മള് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കും. പിന്നെ അന്ന് പഠിപ്പിച്ചത് ശരിയാണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഇത് ശരിയാ അല്ലാന്ന് നമ്മള് പറയുന്നില്ല. ഓരോ കാലത്തേക്ക് ഓരോ അറിവ് ശരിയായിരിക്കും. പഴയ കാലത്തേക്ക് അതൊക്കെ മതി. മനസ്സിലായ സമയത്തെ ഓഷോ പറഞ്ഞതിന്റെ ഞാൻ ഓർക്കുന്നുണ്ട്. എന്തോ ഒരു കെമിക്കൽ എലിയില് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ അല്ല, അത് എന്താണ്, ഈ സെക്ഷൽ എറോസൺ ഉണ്ടാക്കുന്ന. എന്റെ പോയിന്റ് എന്ന് പറഞ്ഞ കെമിക്കൽസ് കുത്തിവെച്ചപ്പോ അവിടെ മാറ്റം വന്നു. അങ്ങനെയുള്ള കെമിക്കലുകള് എന്താണ് മനുഷ്യരുപയോഗിക്കുക? അതാണ് വയാഗ്ര പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. അതുപയോഗിച്ച് ആൾക്കാർ ചത്തുപോകാറുമുണ്ട് കൂടുതലായിട്ട് ഉപയോഗിച്ച. മനസ്സിലായോ? അപ്പോ വലിയൊരു സിനിമയുടെ ഉണ്ടായിരുന്നല്ലോ പ്രസിദ്ധനായ എൻ ടി രാമറാവു, അയാള് ഈ വയാഗ്ര ഉപയോഗിച്ചിട്ട് സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെട്ടാണ് ചത്തുപോയത്. ഇങ്ങനെ ഒരുപാട് പേര് നിങ്ങൾക്ക് അനന്യങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു വലിയ പാണ്ഡ്യക്കൽസ് അയാള് പിന്നെ മയക്കുമരുന്നായിരുന്നു. മയക്കുമരുന്നായിരുന്നു മൈക്കിൾ ജാക്സൺ. അതില് ഞാൻ പറയുന്നത് പോയത് ധരിച്ചി കെമിക്കൽ ക്യാൻ മേക്ക് ഡിഫറൻസ് ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്ന കെമിക്കൽ ക്യാൻ ആൾട്രേറ്റ് യുവർ മെന്റൽ സ്റ്റേറ്റ്സ് അതാണ് ആൾട്രേഷൻ വരുത്താൻ പറ്റുമോ മനസ്സിലായോ ആൾട്രേഷനും അഡൽട്രേഷനും വരുത്താൻ പറ്റും ഇതെല്ലാം കെമിക്കലുകൾക്ക് നമ്മുടെ മെന്റൽ സ്റ്റേറ്റിൽ വരുത്താൻ പറ്റും അതൊക്കെ എന്തിന് തെളിവാണ് സത്വഗുണത്തിനുള്ള തെളിവ് ഇത്തരം കെമിക്കലുകള് ഡയറക്റ്റായിട്ട് നമ്മുടെ ബ്രെയിനിൽ പ്രവർത്തിക്കുന്നുള്ളതിന് തെളിവാണെന്ത് എന്ത് ഈ മെഡിസിൻസ് വെള്ളം അടിക്കുന്ന അതിന് കൂടുതൽ വേറെ എന്ത് അവര് വെള്ളം അടിച്ചിട്ട് എന്ത് കെമിക്കൽ ബ്രെയിനിൽ പ്രവർത്തിച്ചിട്ടാണ് അവർക്ക് എന്ത് സന്തോഷം സങ്കടവും വരും ചിലവ് കരയും ചെയ്യും ഞങ്ങളെ ആട്ടുംപടുത്ത വെള്ളം അടിച്ചിട്ട് രാത്രി വളക്കുന്നവരെയും കരയും അപ്പോ കെമിക്കലുകള് നമ്മുടെ ബ്രെയിനെ സ്വാധീനിക്കും പല സംഭവിക്കും അപ്പൊ കെമിക്കലിന് അങ്ങനെ ശക്തിയുണ്ട് നമ്മുടെ ബ്രെയിനിന് സുഖവും ദുഃഖമൊക്കെ ഇതുണ്ടാക്കും അപ്പൊ അതിന് ഈ സത്വഗുണമെന്ന് പറയുന്ന കൽപ്പനയിലേക്ക് പോകേണ്ട കാര്യമില്ല പക്ഷെ പഴയ കാലത്തെ മനുഷ്യന് എല്ലാവർക്കും ഇതൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ അന്നവർക്ക് എന്താണ് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടാത്തോണ്ട് അവരോരോ കൽപ്പനകളിലേക്ക് എത്തിച്ചേർന്നു മനസ്സിലായോ കാരണം സയൻസിന്റെ ഡെവലപ്മെന്റ് വന്നിട്ടൊരു ഇത്തരത്തിൽ ഒരു 200 വർഷമായിട്ടും അതിനു മുമ്പ് നമ്മളെ ഈ പുസ്തകങ്ങളൊക്കെ എഴുതിയത് ഈ സത്വഗുണത്തിന്റെ കാര്യം എഴുതിയിട്ട് കുറഞ്ഞ 2500 വർഷമാവും മനസ്സിലായോ അന്നെഴുതി വെച്ചാണ് അന്നെന്തെങ്കിലും എവിഡൻസ് ഉണ്ടായില്ല അപ്പൊ അവരൊരു കൽപ്പന എഴുതി വെച്ച് ബാക്കിയുള്ളവരെല്ലാം ഈ കൽപ്പന ഏറ്റു പറയുന്നതിനാണ് എന്ത് പേരിട്ട് വിളിക്കുന്നത് സമ്പ്രദായം സമ്പ്രദായ വിത്ത് ഇത് ശരിയല്ലെന്ന് പറഞ്ഞാൽ മൂർഖവത് ഉപേക്ഷിക്കുക അവൻ വിവരമില്ലാത്തവനെന്ന് പറഞ്ഞാൽ അവന് തള്ളിക്കളയണമെന്ന് നിങ്ങൾ എന്നെ തള്ളിക്കളയാത്ത എന്റെ ഭാഗ്യം ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന അവയൊക്കെ പിടിച്ചു വേറാക്കിയാൽ ഉലകുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എവിടെയാ സാധ്യത തരത്തിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമാണ് മനസ്സിലായ. പിന്നെ ഒന്ന് മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, ഗുരു പറഞ്ഞിരിക്കുന്നത് പാരമ്പര്യമായ അദ്വൈതത്തെയാണ് മനസ്സിലായ. അപ്പോ ഗുരു എന്താണോ മനസ്സിലാക്കിയത് അന്നത്തെ ആ കാലഘട്ടത്തിൽ ആ ചുറ്റുപാടിൽ ഗുരു ന്യൂറോ സയൻസോ അല്ലെങ്കിൽ എന്താണോ ഈ പറയുന്ന പരിണാമസ്ഥല്ല മനസ്സിലാക്കിയത് ഒന്നുമല്ല മനസ്സിലായി. അപ്പൊ അന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഗുരു എഴുതി വെച്ച അത്രേ സാധിക്കൂ. ഞാനിപ്പോ ഇന്നിരുന്നുകൊണ്ട് പറയുന്നു സുഖത്തിന് കാരണം ഡോപ്പമിനാണെന്ന് പറയുന്നു. ഒരു പത്ത് കൊല്ലം കഴിയുമ്പോ സയന്റിസ്റ്റുകൾ പറയുന്ന ഡോപ്പമിൻ എല്ലാം വേറൊരു കെമിക്കലാണെന്ന് പറഞ്ഞ എനിക്കൊന്നും മാറ്റി പറയേണ്ടി വരും മനസ്സിലായോ. അന്നൊന്ന് കാണുന്നതിനെ വാഴ്ത്തുന്നു മാമരികൾ അന്നെന്നുള്ള അറിവ് നമുക്ക് പറയാൻ പറ്റും. എല്ലാവർക്കും ഈ പരിമിതിയുണ്ട്. ഞാനിപ്പോ ഈ പറയുന്ന അവസാനത്തെ അറിവാണ് അല്ല. പത്ത് കൊല്ലം കഴിഞ്ഞ ഈ പറയുന്ന സയൻസ് എല്ലാം മാറും. സാമാന്യ ജനങ്ങളുടെ നമ്മളാദ്യ ഓഡിയൻസ് നോക്കണ എങ്ങനെയുള്ളവരാണെന്ന് മനസ്സിലായോ. ഈ അടുത്ത കാലത്ത് നമ്മുടെ ജയറാമുണ്ടല്ലോ സിനിമ നടൻ, അയാള് പറഞ്ഞൊരു പ്രസ്താവന, ഞാനൊരു വെറും മൂഢനായ ഭക്തനായിപ്പോയി എന്ന് പറഞ്ഞു. എന്റെ സ്വർണ്ണത്തിലായാലും പെട്ട് അയാളെ വീട്ടിൽ കൊണ്ടുപോയി പൂജ നടത്തി. ഇപ്പൊ ഒരു മോഷണം നടന്നല്ലോ. അപ്പൊ അതിനു കഴിഞ്ഞ് പാത്രക്കാര് ചോദിച്ചുമ്പോൾ ഞാനൊരു വെറും മൂഢനായ ഭക്തനായിരിക്കും. അയാൾ അംഗീകരിക്കുകയാണ് ഭക്തൻ എന്ന് വെച്ചാ മൂഢനാണ്. അതെ. അപ്പോ ആ മൂഢതയിലിരിക്കുന്ന മനുഷ്യരുടെ അടുത്ത് പോയി ഫിലോസഫി എന്നും പറയാൻ പോരു അവരടുത്ത് പോയി ന്യൂറോ സയൻസും ഫിലോസഫിയും അതൊന്നും പറയാൻ പോരു. പിന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങള് പറയാന്ന് വെച്ചാൽ എലൈറ്റഡ് ഓഡിയൻസിനോടെ പറയാം. കുറച്ചുപേരെ നമ്മൾ തെരഞ്ഞെടുത്തിട്ട് ശരി നിങ്ങൾക്ക് ഇതിന് ഇങ്ങനെ ഒരു വശമുണ്ട്, ഇത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമുണ്ടോ ചോദിച്ചിട്ട് ഇതിന് ഇങ്ങനെ ഒരു വശമുണ്ടെന്ന് അവരോട് പറയാം. അല്ലാതെ ഇങ്ങനെ ഈ പ്രാർത്ഥനയും പെരുവോട്ടുമായിട്ടൊക്കെ ജീവിക്കുന്ന ബോധമില്ലാത്ത മനുഷ്യരെടുത്ത് എന്നിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ പോകരുത്. അത് അബദ്ധമായി. പക്ഷേ അവരുടെ ഇടയിൽ ഇപ്പൊ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ മൂഢന്മാരെന്ന് പറയുന്ന ജനങ്ങളുടെ ഇടയിൽ പോയി നിങ്ങൾ പ്രസംഗിക്കുമ്പോഴും അതിന്റെ ഇടയിൽ വിവരമുള്ളവർ കാണും. അവരേറെ ചോദ്യം ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ കുഴപ്പം, ഇതൊരു മിക്സാണ്. എന്തെങ്കിലും അബദ്ധം പറഞ്ഞ ഇവിടത്തെ ഏതോ ഒരു സ്വാമി ഇടുക്കി പോയി പ്രസംഗിച്ചെന്താണോ ഗുരു എഴുതി വെച്ചിട്ടുണ്ട്, രാവിലെ എഴുന്നേറ്റ് ഭർത്താവിന്റെ കാലിത്തൊട്ട് തൊഴുതാ മഴ പെയ്യുമെന്ന് ഓടിച്ചവിടെ. ഇനി മേലെ പറഞ്ഞുകൊണ്ടുകൂടെ എന്ന് പറഞ്ഞ ആൾക്ക് ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ അംഗീകരിക്കും. രാവിലെ എഴുന്നേറ്റിട്ട് കുളിച്ച് ഭർത്താവിന്റെ കാലിത്തൊട്ട് തൊഴുന്നു ആരെങ്കിലും അംഗീകരിക്കും. ഇന്ന് ഭർത്താവും ഭാര്യയൊക്കെ തുല്യമല്ലേ? തുല്യ അവകാശമല്ലേ? തുല്യ സ്റ്റാറ്റസ്. അപ്പൊ പണ്ടങ്ങനെ എഴുതി വെച്ചെന്ന് വിചാരിച്ച് അത് പറയാനും പാടില്ല. പറഞ്ഞ ഇതുപോലെ പ്രശ്നം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് വിഷയം എന്ന് പറയുന്നത് എന്താണ്? സ്പിരിച്വൽ സയൻസിന്റെ വിഷയം. ഇത് സോഷ്യൽ സയൻസിന്റെ വിഷയമാണ്. മനസ്സിലായോ? ഇതെല്ലാം കൂടെ കൂട്ടിപ്പൊഴിച്ചാൽ ശരിയാവും. പൊളിറ്റിക്കൽ സയൻസ് വേറെയാണ്, സോഷ്യൽ സയൻസ് വേറെയാണ്, ഇക്കണോമിക്കൽ സയൻസ് വേറെയാണ്, സ്പിരിച്വൽ സയൻസ് വേറെയാണ്. അപ്പൊ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ട സന്ദർഭങ്ങളിൽ അത് പറയുന്നു. ഇപ്പൊ എന്താണ് ജനാധിപത്യം, സാമൂഹ്യ സുരക്ഷ, സാമൂഹ്യ നീതി എന്നൊക്കെ പറയേണ്ട സ്ഥലത്ത് നമ്മൾ പോയി ഈ ഇത് പറഞ്ഞ അവിടെ വെഡിയാവും. ഏത്? ആത്മാവെല്ലാം ഒന്നാണ്, ആത്മാവെല്ലാം ഒന്നാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അത് പൊരുത്തപ്പെടുന്ന കാര്യമുണ്ട്. അത് പറയേണ്ടത് അത് തന്നെ പറയണം. ഈ രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. കാരണം ഇതിന് അവിടെ സമാധാനമൊന്നുമില്ല. മനസ്സിലായോ? ശങ്കരപ്പോഴൊരു അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കും. അവര് എന്താണ്, അതാണ് രണ്ടായി തിരിക്കുന്നത്, പരമാർത്ഥികം വ്യവഹാരം. പരമാർത്ഥത്തിലെ കാര്യങ്ങൾ പറയുന്ന അത് വേറെ, വ്യവഹാരത്തിലേക്ക് വരുമ്പോ സമൂഹത്തില് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ വേണ്ടത്. വ്യവഹാരം വെച്ചാൽ നമുക്ക് നാട്ടു നടപ്പെന്നോ നമ്മൾ ജീവിക്കുന്ന ലോകം എന്നൊക്കെ പറയാം. അവിടെ എന്താണോ വേണ്ടത് പറയുന്നു, അവിടെ മറ്റു പറയാൻ പോരുത്. അവിടെ ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ട് കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്താണ് ഞാൻ പറഞ്ഞു വന്നത്? അൽഷിമേഴ്സ് രോഗികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഡോപ്പമിൻ ആണ് കൊടുക്കുന്ന മരുന്നായിട്ട്. കാരണം അത് അതിനൊരുപാട് പ്രയോജനമുണ്ട്, ബാലൻസിങ്ങിനും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് ഇതുണ്ട്. അതുപോലെ പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും, ഇങ്ങനൊരു കുഴപ്പം കൂടെയുണ്ട്. നമ്മളെ ട്രഡീഷണലായ ഈ അദ്വൈത ഈ ഇത് കേട്ട് പഠിച്ചാലേ നമ്മുടെ ഇംഗ്ലീഷിന്റെ സ്റ്റാൻഡേർഡ് പോലും നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? നമുക്ക് പുതിയ വാക്കുകളുമായിട്ടൊന്നും ഒരു പരിചയം വരത്തില്ല. നമ്മളാകെ പരിചയമുള്ളത് പഴയ എന്താണ് ആ കൺസെപ്ച്വൽ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഐഡികളെ കുറിച്ച് പറയുന്ന ആ വേഴ്സ് മാത്രം നമുക്കറിയാൻ പറ്റും. പുതിയ വാക്കുകളെ പോലും നമുക്ക് നഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് പോലും നമുക്ക് നഷ്ടപ്പെട്ടു. അത് മാത്രമേ പറയാൻ പറ്റൂ. അങ്ങനെ ഒരു കുഴപ്പം കൂടെ സ്വാമി. One question for me. See, the mental illness and chemical changes are wrong. 100%. 100%. Okay. That's the thing. Yeah. Aonna. Pinne. അതിന് മറ്റൊരു കാരണമുള്ളത് ആ ഇത് ജനറ്റിക്കലായിട്ടുള്ള കാരണം ജനറ്റിക്കലായിട്ടുള്ള അത് മറ്റൊരു കാരണമാണ്. പക്ഷെ ജനറ്റിക്കലായി സംഭവിച്ചാലും ശരിക്കും നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നത് കെമിക്കൽ ചേഞ്ചുകളാണ്. മനസ്സിലാവും. അതിന് കാരണം ചിലപ്പോ ജനറ്റിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം. കാരണം പിന്നെ അത് പറയുന്നത് ഇപ്പൊ നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് ചില ഭാഗങ്ങളിൽ ഒരു കടുക് മണിയേക്കാളും ചെറുത് ഒരു MRI സ്കാനിന് മാത്രം കാണാൻ കഴിയത്തക്ക ഉള്ള ഒരു ചെറിയ കോശമുള്ള ട്യൂമറെന്ന് പറയും. അതുകൊണ്ടാ നമ്മുടെ സമാനമായിട്ട് ചെറിയൊരു ഗ്രോത്ത് വന്നാണ് നമ്മുടെ സമാനമായിട്ടും നമ്മുടെ ചിന്താഗതി മാറും, എല്ലാം മാറും. അപ്പോ അങ്ങനെ പിന്നെ ഈ ഹാർമോണുകൾ ചില കെമിക്കലുകൾ കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യുക, പിന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള പല പല കാരണങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ കെമിക്കൽ ടാബ്ലറ്റുകൾ കൊടുക്കുന്നത്. അപ്പൊ എന്തിന്റെ കുറവാണോ ഉള്ളത് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അത് മനസ്സിന് ഷോക്ക് കൊടുക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? ഷോക്ക് കൊടുക്കുന്നത് ഇന്നും അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ഇപ്പൊ ഈ ഒരു തരത്തിലുള്ള അലൈൻമെന്റാണ് ബ്രെയിനില് വരുത്തുന്നത്. അത് ബ്രെയിനിന് വേണ്ടി ബ്രെയിൻ ഇതെല്ലാം ബ്രെയിനിന് വരുത്തുന്ന സംഭവങ്ങളാണ്. അതും ഷോക്കും പിന്നെ ഇത് ചെയ്യുന്നുള്ള എന്താണ് ഈ കെമിക്കലിന്റെ കെമിക്കലിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് ഉറപ്പായിട്ടും പറയാം അടിസ്ഥാനപരമായിട്ട് അത് ഹെറിഡിറ്ററി ആയിട്ട് വന്നാലും ശരി ഇനി എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടായിട്ട് വന്നാലും ശരി കെമിക്കൽ ഇംബാലൻസിങ് എന്ന് പറയും, അതുകൊണ്ട് വന്നാലും ശരി ഏത് തന്നെ വന്നു കഴിഞ്ഞാലും നമ്മുടെ ബ്രെയിൻ കെമിക്കൽസിന് അതിൽ വലിയൊരു പങ്കുണ്ട്. ഒരു പ്രധാനമായിട്ട് അതുകൊണ്ടാണ് ഇന്ന് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന പ്രധാനമായിട്ടും മെഡിസിനെ ആശ്രയിക്കുന്നത്. പക്ഷെ ഇന്നും വൈദ്യശാസ്ത്രം വേണ്ടത്ര പുരോഗമിച്ചിട്ടില്ല. കാരണം ശരിയായ രീതിയില് ആ ഒരു ഫീൽഡില് സയൻസ് വളർന്നിട്ടില്ല. ആ ട്രീറ്റ്മെന്റിൽ കാരണം അതിനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് സ്കിസോഫ്രീനിയ എന്ന് മാറ്റാൻ ഉള്ള ചികിത്സയില്ല. മുഴു ഭ്രാന്ത് എന്ന് പറയുന്നു, അതൊന്നും മരുന്നുകൊണ്ട് മാറ്റാൻ പറ്റില്ല. ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് ഇന്ന് മരുന്നുകൊണ്ട് മാറ്റുന്നു. വലിയ ഇതായി കഴിഞ്ഞു മരുന്നുകൊണ്ടൊന്നും മാറത്തില്ല. പിന്നെ എന്താ ചെയ്യുന്നെന്ന് വെച്ചാൽ മാനേജ് ചെയ്യുക. അവരുടെ സാധാരണ ജീവിതം കൊണ്ടുപോവുക എന്നുള്ളതിനപ്പുറം കൊണ്ട് ഇതൊന്നും വരത്തില്ല. പിന്നെ ട്രഡീഷണലായിട്ട് എന്താണ് പൂർവികന്മാർക്ക് ഇങ്ങനെയുള്ള പ്രശ്നമുണ്ടെങ്കിൽ എല്ലാവർക്കും വരണമെന്നില്ല. ചിലപ്പോ ഒരു തലമുറ കഴിഞ്ഞായിരിക്കും ഇത് പ്രകടമാകും, ചിലപ്പോ രണ്ട് തലമുറ കഴിഞ്ഞായിരിക്കും. ചിലപ്പോ ഒരച്ഛന്റെ അമ്മയുടെയും മക്കളില് ഒരാൾക്കുണ്ടാവും, മറ്റുള്ളവർക്ക് വരത്തില്ല. കാരണം ഇത് അതിനെല്ലാം കാരണം എന്താണ്? ഈ ജീൻ മ്യൂട്ടേഷനാണ്. ജീനിൽ വരുന്ന മാറ്റം ആകസ്മികമായ വ്യതിയാനം, അതിനാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോ അൺപ്രഡിക്റ്റബിൾ ചേഞ്ച്. അതുകൊണ്ട് ചില വ്യക്തികളിലതുണ്ടാവും, ചില വ്യക്തികളിലുണ്ടാവത്തില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ന് ട്രീറ്റ്മെന്റും അത്രയൊന്നും പുരോഗമിച്ചിട്ടില്ല. മറ്റു പ്രശ്നം പിന്നെ ആത്യന്തികമായിട്ട് ഇന്ന് അതിന് രോഗമായിട്ട് പരിഗണിക്കുന്നേയില്ല. രോഗമേ അല്ല, ഒരു സ്വഭാവത്തിൽ വരുന്ന മാറ്റം ഇങ്ങനെ കണക്കാക്കുന്നു. സ്വഭാവത്തിൽ വരുന്ന ഒരു മാറ്റം, ബ്രെയിനിൽ വരുന്ന ഒരു ചേഞ്ച് രോഗമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അതിരിക്കട്ടെ. അപ്പോ ഇതില് നമ്മള് പറഞ്ഞു വരുന്നത് എന്താണ്? ഈ കെമിക്കലുകളാണ് നമ്മുടെ ചിന്ത ചിന്തിക്കുന്നു. എല്ലാവർക്കും ഒരുപോലെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. അപ്പൊ അത് നമ്മുടെ ബ്രെയിനിന്റെ ഘടന അനുസരിച്ചിട്ടാണ്. ഒരു വിഷയത്തെ കുറിച്ച് എന്താണോ ഇൻഡെപ്ത് ഒരു വിഷയത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുക, ഒരു വിഷയത്തെ കുറിച്ച് സൂപ്പർഫിഷ്യലായി ചിന്തിക്കാൻ കഴിയുക, ഇതൊക്കെ പ്രത്യേകം പ്രത്യേകമുള്ള ഓരോ മനുഷ്യന്റെ സവിശേഷതകളാണ്. ഇപ്പൊ സൂപ്പർഫിഷ്യലായി മനസ്സിലാകാൻ പറ്റുന്ന ഒരാൾക്ക് ആ വിഷയത്തെ കുറിച്ച് ഇൻഡെപ്തായി ചിന്തിക്കാൻ പറ്റില്ല, കാരണം തലവേദനയെടുക്കും. അങ്ങനെ ചിന്തിക്കാൻ പോയ മനസ്സിലായോ? ഒരു സബ്ജക്റ്റിന്റെ ഉള്ളിലേക്ക് കടന്നു പോകാൻ പറ്റില്ല. പക്ഷെ ഒരു സൂപ്പർഫിഷ്യലായി കാര്യങ്ങൾ മനസ്സിലാവും. പൊതുവെ ഇതൊക്കെ നമ്മുടെ ബ്രെയിനിന്റെ സവിശേഷതയാണ്. അതിന് വലിയൊരു പങ്കുണ്ട് നമ്മുടെ ജീനുകൾക്ക്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഗ്രാമർ പഠിക്കുന്നു, സംസ്കൃത ഗ്രാമർ പഠിക്കുന്നു. എന്റെ അടുത്ത് ഒരുപാട് പേര് സംസ്കൃത ഗ്രാമർ പഠിക്കാമെന്ന് ശ്രമിച്ച് പരാജയപ്പെട്ടു ഒരുപാട് പേര്. വിജയിച്ചവരുമുണ്ട്, വിജയിച്ചവർ വളരെ കുറവ്. ചുരുക്കം പരാജയപ്പെട്ടവരാ കൂടുതൽ. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് അതിന്റെ ജീനില്ല. ആ ജീനുണ്ടെങ്കിലേ നമുക്കതിന് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റും. ജീനവിടെ ഒരു വലിയ റോൾ വഹിക്കുന്നുണ്ട്. അപ്പൊ ഗ്രാമറിന്റെ ജീൻ പ്രത്യേകിച്ചുണ്ട്, അത് സയന്റിഫിക്കായി കണ്ടെത്തിയ കാര്യമാണ്. അതുകൊണ്ടെല്ലാം പറ്റത്തില്ല. അപ്പം നമ്മുടെ ചിന്താഗതി, നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ ബ്രെയിൻ സെൻട്രലൈസ്ഡായിട്ടുള്ള നമ്മുടെ മൊത്തം എന്താണ് സിസ്റ്റം, മൊത്തം നമ്മുടെ നെർവസ് സിസ്റ്റം, പലതരത്തിലുള്ള നെർവസ് സിസ്റ്റംസ് നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്, പലതരത്തിലുള്ള ഹോർമോണുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ സ്വഭാവം, പെരുമാറ്റം, നമ്മുടെ എല്ലാ രീതികളും. കേവലം ബ്രെയിൻ മാത്രമല്ല, CNS സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, പിന്നെ പാരാസിംപത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്, സിംപത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള നെർവസ് സിസ്റ്റംസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. ഇതിന്റെ പ്രവർത്തനങ്ങളും പിന്നെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പലതരത്തിലുള്ള ഹോർമോണുകള്, പ്രധാനമായിട്ട് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനാണ്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന, അല്ലാതെ സത്വം, രജസ് തമസ്സം എന്ന് പറയുന്ന ഗുണമൊന്നുമല്ല. അങ്ങനൊരു സാധനമേ ഇല്ല. അത് നമ്മുടെ വേറൊരു സങ്കല്പം മാത്രമാണ്. പിന്നെ പഴയ കാലത്ത് അങ്ങനെ ആൾക്കാർ പറഞ്ഞ അവർക്ക് അന്ന് അത്ര അറിയാൻ വഴിയുള്ളു. അപ്പൊ അവരെല്ലാം മണ്ടന്മാരെ, നമ്മള് ബുദ്ധിമാന്മാരെന്നല്ല, അവരുടെ ആ കാലഘട്ടത്തിൽ അവർക്ക് ഊഹിക്കാൻ പറ്റിയ ഒരു അറിവ് അവർ പറഞ്ഞു. പിന്നെ അന്നത്തെ അറിവാണ് ഏറ്റവും വലിയ അറിവെന്ന് ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ പറയാം അവര് മണ്ടന്മാർ. അല്ല, മര്യാദയ്ക്കാണ് സംസാരിക്കുന്നത്. എന്താണ് അവരുടെ അറിവ് അവര് പറഞ്ഞു എന്ന് പറയണെങ്കിൽ ഓക്കെ, അവരെ നമുക്ക് അംഗീകരിക്കാം. അന്നത്തെ ആധുനികമായിരുന്നു. സത്വാവാൻ ഭവതി പറഞ്ഞിട്ട് സത്വാവാൻ ഭവതി പ്രധാനിയായി എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമില്ലാതെയല്ല. സത്വഗുണവാനായിരിക്കുക, നീ നല്ല സ്വഭാവമുള്ളവരായിരിക്കുക, എന്താണ് നിന്റെ ക്യാരക്ടർ നല്ലതായിരിക്കും. ആ രീതിയിൽ ശരിയാണ്. ആ വാക്കിനെ ഇവര് ടെക്നിക്കലായി ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അതൊരു പദാർത്ഥമായി കൊണ്ടുപോകുന്നിടത്താണ് പ്രശ്നം. മറിച്ച് അത് നമ്മുടെ ക്യാരക്ടറായിട്ടാണ് ഇന്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പമില്ല. നീ സാത്യഗുണമുള്ളവനാണ് എന്ന് പറയുന്നതിൽ എന്താ തെറ്റ് എന്ന് വെച്ചാ, നിന്റെ ക്യാരക്ടർ നല്ലതാണ്, അതില് തെറ്റൊന്നുമില്ല. വാക്കിലപ്പോ അങ്ങനെ എന്താണ് ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു അർത്ഥമൊന്നുമില്ല. മറിച്ച് ഇങ്ങനെ പറയാം, എന്താണ് നിന്റെ സ്വഭാവം നല്ലതാണ്, അതിനുവേണ്ടിട്ട് അത്തരം വാക്കുകൾ. നീ വലിയ താമസിയാണെന്ന് പറഞ്ഞ തെറ്റില്ല. എന്താണ് നീ ഒരു എനർജറ്റിക് അല്ല എന്നുള്ള രീതിയിൽ താമസിക്കണം, നീ ആക്റ്റീവ് അല്ല, രജസ്സാണെന്ന് വെച്ചാ നീ എന്താണ് ഓവർ ആക്റ്റീവ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ആ വാക്കെന്ന് പറയുന്ന ഒരു സയൻസാണ്, അതിന്റെ പിന്നിലൊരു സയൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത് മണ്ടത്തരം. അതൊക്കെ പഴയ കാലത്തെ അറിവ് അന്നുള്ളവരുപയോഗിച്ചത്, അന്ന് അവർക്കത് അത് പര്യാപ്തമായിരുന്നു. ഇന്നതുപോലെ ചൈനീസ് ഈ ഫുഡിൽ തന്നെ അതൊക്കെ വെറും അവരുടെ ഭാവന, മനസ്സിലായോ? അത് തന്നെ, അത് ഈ ചീച്ചൂന്നൊക്കെ പറയുന്ന അവരുടെ കുറെ എനർജികളുണ്ട്. ഇതൊക്കെ ഈ പറയുന്ന, നമ്മള് പറയുന്ന സത്വന്റെ തമസം പോലെ പറയുന്ന വെറും ഭാവനകളാണ്. എന്തുകൊണ്ട് ഇന്ന് ലോകത്ത് ജിംസ് എന്ന് പോലെയുള്ള ചില മെഡിസിനെ അതായത് പേര് ഇത് കൊടുത്തിട്ട് പ്രയോഗിക്കുന്നുണ്ടല്ലോ. അത് മെഡിസിൻ എന്ന് പറയുന്നത് മറ്റു വിഷയമാണ്. ഫാർമക്കോളജി എന്ന് പറയുന്ന മറ്റു വിഷയമാണ്. അത് ഓരോ മെഡിസിനും അതിന്റേതായ ഗുണങ്ങൾ കാണും. അതിന് കാരണം എന്താണ്? അതിനുള്ള മിനറൽസും അതിനകത്തുള്ള വൈറ്റമിൻസും ഏറ്റവും അതിന് കാരണമായിരിക്കുന്നു. അത് ഈ പറയുന്ന ഇങ്ങും യുങ്ങും ചുങ്ങുമൊന്നുമല്ല. അതിന് മിനറൽസ് ഉണ്ടെങ്കിൽ വർക്കുകയും ലോകത്ത് സയന്റിഫിക്കായി വളരെ പുരോഗമിച്ച രാജ്യമാണ്. പല രംഗങ്ങളിലും അമേരിക്കയെക്കാളും മുന്നിലാണ്. അപ്പൊ അവരുടെ സയന്റിഫിക് അഡ്വാൻസ്മെന്റിന് ഇതൊന്നും തടസ്സം ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ ആയുർവേദം പോലെ അവർക്ക് ചില പ്രാദേശികമായ ട്രഡീഷണലായിട്ടുള്ള ചില ചികിത്സകളൊക്കെ ഉണ്ട്. വിശ്വാസികളായ ജനങ്ങളത് ഇന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അതിന്റെ പിന്നിൽ അവർ പറയുന്ന ഫിലോസഫി എന്ന് പറയുന്നത് പഴയ സങ്കല്പങ്ങളാണ്. ഏതെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോ അതിനൊരു സയന്റിഫിക്കായ അടിസ്ഥാനം ഉണ്ടാവും. എല്ലാതെയും വർക്ക് ചെയ്യാനാണ് പ്ലാസിബോ എഫക്ട് എന്ന് പറയുന്നത്. അങ്ങനെയും ചിലപ്പോ വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ സയന്റിഫിക്കായ ഒരു അടിസ്ഥാനത്തിലും വർക്ക് ചെയ്യാം. അത് വരും. പക്ഷെ അതിന്റെ പേരിൽ പിന്നിൽ പറയുന്ന സിദ്ധാന്തങ്ങൾ അതൊക്കെ വെറും ഇന്നത്തെ കാലത്ത് നയിക്കുന്നതല്ല. കാരണം ഇന്ന് മനുഷ്യൻ ഒരുപാടത് പഠിച്ചു കഴിഞ്ഞു. മനുഷ്യനെ കുറിച്ച് കൂടുതൽ അറിവുണ്ട്. അതുകൊണ്ട് എന്താണ് അന്ധകരണത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇതുവരെ പോയത്. അതായത് നമ്മൾക്ക് ഭാവന വരുമ്പോ അത് ബിക്കം റിയാലിറ്റി ആയിട്ട് മാറും. അത് ബിക്കം റിയാലിറ്റി ആയിട്ട് മാറും. ഇങ്ങനെ നമുക്കൊരു ഭാവന വന്നിട്ട് ഭാവന റിയാലിറ്റി ആയിട്ട് മാറും ചോദിച്ചാ മാറും. എപ്പോ എപ്പോഴാ മാറുന്നത്? ഭാവന ആക്ഷനിലേക്ക് മാറുന്നു. ആക്ഷനിലേക്ക് മാറിയിട്ട് എന്ത് ചെയ്യും? അത് പിന്നീട് റിയാലിറ്റി ആയി മാറുന്ന വെച്ചാ ഈ മൊബൈൽ എന്റെ മുമ്പേരിക്കും. ഇതിന്റെ പല സയൻസും ആദ്യം മനുഷ്യന്റെ ഹൈപ്പോത്തിസിസ് ആയിരുന്നു. എന്നിട്ട് ഭാവനാത്മകമായി മനസ്സിലായ ആ ഭാവനകളെ എന്ത് ചെയ്ത് അവര് ക്വസ്റ്റ്യൻ ചെയ്തു. ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എന്ത് ചെയ്തത്? അവര് ടെസ്റ്റ് നടത്തി, എക്സ്പെരിമെന്റുകൾ നടത്തി, അവസാനം ഒരു തിയറി രൂപീകരിച്ചു. ഇതൊക്കെ ഭാവനയാണ്. ഭാവനയിൽ നിന്ന് അതൊരു തിയറിയായി മാറി. പിന്നെ എന്ത് ചെയ്തു? അതിനെങ്ങനെ പ്രായോഗികമാക്കാമെന്ന് ചിന്തിച്ചു. അപ്പൊ ഇതിന്റെ ഓരോ സയൻസ്, ഇതിന്റെ പിന്നിലുള്ള ഓരോ സയൻസ് ഒരു പ്രായോഗികമാക്കി കൊണ്ടുവന്ന് അതിന്റെ എന്താണ് പ്രായോഗികമായ ഒരവസ്ഥയിൽ വന്നപ്പോ ഇത് മൊബൈലായി. ഇത് എവിടെ തുടങ്ങി? മനുഷ്യന്റെ ഭാവന. അല്ല, നിങ്ങൾ ഭാവന ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞ ഒരിക്കലും റിയാലിറ്റി വരത്തില്ല. അത് നമ്മുടെ ഒരു സ്വപ്നം മാത്രമാണ്. എന്താണ് ഭാവന ചെയ്തുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ റിയലാവുമെന്ന് ഒരിക്കലും ഇല്ല. ഭാവന ചെയ്ത് കഴിഞ്ഞാൽ ആക്ഷനിലേക്ക് കൊണ്ടുവരണം. ആക്ഷൻ എന്ത് ചെയ്യും? ഇതുപോലുള്ള റിയാലിറ്റികളെ സൃഷ്ടിക്കുക. അതാണ് അനേകം മനുഷ്യരുടെ ഭാവന, അനേകാലത്തെ ഭാവന. അത് അവസാനം മൊബൈൽ എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയായി. ഈ വഴിക്ക് സഞ്ചരിക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. പ്രോസസ്സിലൂടെ സംഭവിക്കും. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഭാവന ചെയ്യണം അമ്പലപ്പുഴപ്പാൽപായസം ഇവിടെ വരത്തില്ല. അവിടെ പോയി ആരെങ്കിലും കുക്ക് ചെയ്ത് ഇവിടെ നമ്മൾ കൊണ്ടുവച്ച് കുക്ക് ചെയ്ത പായസം ഉണ്ടാവും. അല്ല, ഭാവന ഏരിയ ലോകത്ത് ആർക്കും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അത് ഈ പറയുന്ന ഒരു പരമാബദ്ധമാണ്. പതിമൂന്ന് വയസ്സുള്ളവര് അവന്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് പതിമൂന്ന് വയസ്സുള്ള എക്സ്ട്രാ അല്പം ഗവൺമെന്റ് സ്കോളർഷിപ്പ് കൊടുത്തിരിക്കുക. അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ നമ്മളൊരു മനുഷ്യനെ കണ്ടിട്ട് ഇവൻ ഒരു പ്രത്യേകിച്ച് മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടികൾ പൊതുവെ അവര് മെന്റലി റിട്ടയർഡ് എന്നായിട്ട് തോന്നുന്നു. എന്നുവെച്ചാൽ അവർക്ക് അവരുടെ ബ്രെയിനിന്റെ എല്ലാ ഭാഗങ്ങളും എന്താണ് ശരിയായ രീതി ഫങ്ഷൻ ചെയ്തില്ല. അപ്പോ അവർക്ക് കമ്മ്യൂണിക്കേഷനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, സംസാരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ അവരുടെ ചില ഭാഗങ്ങൾ ബ്രെയിനിന്റെ ചില ഭാഗങ്ങൾ സ്പെഷ്യലായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇൻട്രസ്റ്റ്, ഇപ്പൊ ആർട്ടിലാണെങ്കിൽ അവർ ആർട്ടിൽ വലിയ മിടുക്കന്മാരാകും. അവന്റെ ടീച്ചേഴ്സിനോ പേരൻസിനോ ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെയുള്ള സയൻസ് വലിയ വലിയ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് പറയുന്നത്. അതെ, അത് അവന്റെ ബ്രെയിനിന്റെ ഒരു പ്രത്യേക ഡെവലപ്മെന്റ് ആണ്. ബ്രെയിൻ അവന്റെ സവിശേഷതയാണ്. അതേ ബ്രെയിനിന് തകരാറുമുള്ളതുകൊണ്ട് അവന് മറ്റുള്ളവരുമായിട്ട് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പിന്നെ ഇപ്പൊ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഒന്നും വിശ്വസിക്കരുത്, വെറും ഹൈപ്പോ. മനസ്സിലായോ? ഈ കഴിവ് പറഞ്ഞ കുട്ടികളെ ലോകത്തിന്റെ മുമ്പില് അവതരിപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കൾ ചെയ്യുന്ന ചില അഡ്വർടൈസ്മെന്റ് പരിപാടികളോ ആവും. ഇതൊക്കെ സത്യമായിക്കോണമെന്നൊന്നുമില്ല. പിള്ളേരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സൂര്യന്റെ കിരണങ്ങൾ വളഞ്ഞു സഞ്ചരിക്കുന്നു കണ്ടുപിടിച്ച്. സൂര്യന്റെ കിരണങ്ങൾ വളഞ്ഞു സഞ്ചരിക്കുന്നു എന്ന് പറയുന്ന ആൽബർട്ട് ഐൻസ്റ്റൈന്റെ തിയറിയാണ്. ഈ പയ്യൻ കണ്ടുപിടിച്ചെന്നൊക്കെ നിങ്ങളെപ്പോലെ ബോധമില്ലാത്തവരുടെ അടുത്ത് പറയാമെന്നുള്ളത്. അവന്റെ സിദ്ധാന്തമല്ല, ഇത് ആൽബർട്ട് ഐൻസ്റ്റൈന്റെ സിദ്ധാന്തമാണ്. ഏത് അപ്പൊ ഈ സോഷ്യൽ മീഡിയയൊക്കെ കൈകാര്യോണ്ടിരിക്കുന്നവർക്ക് ഞാനും നാലാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുള്ളു. ഞാൻ ഇതൊക്കെ പറയുന്നെന്തോന്നു, ഇതൊക്കെ ആർക്കും പറയാം. ഇതൊക്കെ ഇന്നത്തെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത ഇത്തരം കാര്യങ്ങളൊക്കെ ആർക്കും പറയാം. അതിനുവേണ്ടി അതിനൊന്നും പി എച്ച് ഡിയുടെ ആവശ്യമൊന്നും വേണമെന്നില്ല. ആ ചിലപ്പോ ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വെറും ഹൈപ്പ് ഉണ്ടാക്കും. അങ്ങനെയുണ്ടാകും. അതാണോന്ന് എനിക്കറിയത്തില്ല. പറയുന്നത് റിയലാണോന്നു ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. കുട്ടികളെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാതാപിതാക്കളൊക്കെ ഇങ്ങനെ നമ്മള് തന്നെ ഇപ്പൊ തന്നെ ആൾക്കാർ കാണുന്നില്ലേ, കൊച്ചു കുട്ടികളെ കൊണ്ട് കുടിച്ച് ഭയങ്കര കഴിവാണ് അവനതാണ് അതാണ്. ഭയങ്കര ഇതായിട്ട് ഇപ്പൊ ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു മെയിൻ പരിപാടിയാണ്. പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെ വളർത്തി കൊണ്ടുവരാം. അതാണോ എന്നെനിക്കറിയത്തില്ല. പക്ഷെ ഇങ്ങനെ സംഭവിക്കാം. മനസ്സിലായ സംഭവിക്കുന്നുള്ള പ്രൊമോഷനാണല്ലോ. പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്താണ് വലുതാക്കുന്നത്. അതുപോലെ ഇത് അങ്ങനെ അങ്ങ് ഇതൊന്നും മുഖവിലേക്ക് എടുക്കരുത്. പ്രത്യേകിച്ചും മനസ്സിലായ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും നമ്മൾ നേരിട്ട് വാട്സപ്പ് അത് ഇതിൽ നിന്നും ഒന്നും പഠിക്കരുത്. പലപ്പോഴും നമ്മളെ വഴിതെറ്റി അത് വലിയ കുഴപ്പമുണ്ടാവും. നമ്മൾ അതിന്റെ അതെന്റിക് സോഴ്സുകൾ തേടിപ്പോയി അവിടുന്ന് പഠിക്കുന്നു. അല്ലാതെ ഈ കേൾക്കുന്ന കാതോടെ വിശ്വസിക്കുക അത് അങ്ങനെയാണെന്ന് പറയുക, അങ്ങനെ ഒരു കഴിവുണ്ട് നമ്മൾ 100% അംഗീകരിക്കുന്നത് പരിശോധിച്ചു പോകണം. ഇതിങ്ങനെയാണോ ശരിക്കും, അത് ഇനി എന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ ഈ പറഞ്ഞില്ലേ എന്താണ് ആൽബർട്ട് ഐൻസ്റ്റൈന്റെ എന്താണ് സ്പേസ് ടൈം ഡൈമെൻഷൻ എന്ന് പറയുന്ന ആ സിദ്ധാന്തം, അത് പ്രൂവ് ചെയ്തത് ഈ കാര്യം തെളിയിച്ചുകൊണ്ടാണ്. എന്താണ് അത്? അതിന്റെ ബേസിക് സൂര്യന്റെ അടുത്ത് വീനസിന്റെ പ്രകാശം വന്നിട്ട് അത് ബെൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന അത് വെച്ചിട്ടാണ് അത്. ഇതൊക്കെ പഴയ തിയറികളാണ്, അതൊക്കെ തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. അത് ഗ്രാവിറ്റി അല്ല, സ്പേസ് ടൈം കർവേച്ചറാണെന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഇന്ന് നമുക്ക് ആർക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇത് പയ്യന്റെ സിദ്ധാന്തമൊന്നുമല്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ഒരു ബോധമില്ലാതെ നമുക്ക് ഇവിടെ നമുക്കൊരു പോപ്പുലർ സയൻസ് എന്ന് പറയുന്ന അതിനെ കുറിച്ചുള്ള ഒരു അറിവ് വേണം വെച്ചിട്ടാണ് ഇതൊക്കെ ഇതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ. എന്നും ഒരു പയ്യന്റെ സിദ്ധാന്തമല്ല. നോബൽ സമ്മാനം കിട്ടിയ ഒരു ശാസ്ത്രജ്ഞന്റെ ഒരു തിയറി, അതിന്റെ ബേസാണ് ഈ പറയുന്ന C². അതുപോട്ടെ, അതുകൊണ്ട് ഈ പറയുന്ന കാര്യം എന്താണ്? ഈ അന്ധകർമ്മം എന്ന് പറയുന്നത് അന്ധകർമ്മം എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ്, പഞ്ചഭൂതാത്മകമാണ്, അതാണ് മനസ്സ്. അത് വേറിട്ടൊരു സാധനമാണ്, ആത്മാവ് വേറെയാണ് എന്നൊക്കെ പറയുന്നത് പഴയകാലത്ത് വെറും ഭാവനാ സങ്കല്പങ്ങളാണ്, ഭാവനാ സിദ്ധാന്തങ്ങളാണ്. അതിന് ഇന്നത്തെ ആധുനികമായ ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ അതിന് യാതൊരു കാരണം ഇന്നീ പറയുന്ന കൂടെ മനസ്സിനോ അന്ധകരണത്തിനോ ഒക്കെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ ആ എവിഡൻസ് എല്ലാം ബ്രെയിനുമായിട്ട് ഉള്ള റിലേഷനിലാണ് എവിഡൻസ്. എല്ലാം ബ്രെയിൻ റിലേറ്റഡ് ആണ്, അല്ലാതെ സത്വന്റെ തമസ് ഗുണോ പഞ്ചഭൂതങ്ങളോ ആയിട്ട് റിലേറ്റഡ് അല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അടിസ്ഥാനപരമായി അപ്പോ പഴയ നമ്മുടെ അറിവ് ശരിയാണ്, അന്ധകാലത്ത് അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പുരോഹിത വർഗം പഴയ പുരോഹിത വർഗം ഉണ്ടാക്കി വെച്ച തിയറികൾ, അത് നമ്മൾ കണ്ണടച്ച് നമ്മൾ അതിനെ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളത് ഫോളോ ചെയ്യുമ്പോൾ പിന്നെ അവര് വേറൊരു കുതന്ത്രം പ്രയോഗിക്കുന്നുണ്ട്. പുരോഹിത വന്ന് വർഗം എന്ന് പറഞ്ഞത് പൗരോഹിത്യം എന്ന് പറയുന്നതിൽ തന്നെ ഒരു കുതന്ത്രമുണ്ട്. ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആകത്തില്ല, ആകാൻ പറ്റത്തില്ല അവർക്ക്. അപ്പൊ അവര് എന്ത് ചെയ്യും, അവര് പറയും ഇതാണ് ഇന്നത്തെ സയൻസ് എന്ന് പറയും. അതാണ് വേറെ ട്രപ്പ് ആൾക്കാരെ കുരുക്കാൻ വേണ്ടിട്ട്. അതവരുടെ കുതന്ത്രം മാത്രമാണ്. ഈ പറയുന്ന തിയറിയാണ് ഇന്നത്തെ സയൻസ് എന്ന് പറയും. അതും ശരിയല്ല. ആദ്യം വേറെ ഭാവനാ സിദ്ധാന്തങ്ങളാണ്, ഇന്നത്തെ സയൻസ് വേറെയാണ്. എന്തെങ്കിലും ഒരു എന്താണ് അതും ഇതും തമ്മിൽ എന്തെങ്കിലും ഒരു സാദൃശ്യം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, അത് മനസ്സിലാക്കാം എന്നുള്ളതല്ലാതെ അത് ഇന്നത്തെ സയൻസ് ആണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ആൾക്കാരെ വഴിതെറ്റി ഇതൊക്കെ സയന്റിഫിക്കലി പ്രൂവ്ഡാണ്, ഇതാണ് മോഡേൺ സയൻസ് എന്നൊക്കെ പറയുന്ന അബദ്ധം. മനസ്സിലായ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നവര്, സംസ്കൃതം പഠിപ്പിക്കുന്നവർ ഈ സയൻസിനെ കുറിച്ച് വിവരമില്ലാത്തതുകൊണ്ട് അവരൊന്നും പറയത്തില്ല, അവർക്കത് അറിയത്തില്ല. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നവർക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് കുറച്ച് സയൻസിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് കാരണം ഇതിപ്പോ പറയുന്ന ആരാണ്, ഇത് IIT-യിലും അവിടെ ഇവിടെയൊക്കെ പഠിച്ച് എംടെക്കും അതും ഇതൊക്കെ പാസ്സായ ആൾക്കാരാണ് ഒന്നെന്നത് പറയുന്നത്. ഇപ്പൊ ജനങ്ങളങ്ങ് വിശ്വസിച്ചു. അവരവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന IIT എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോ പിന്നെ അവരുടെ സാധാരണക്കാരും വിചാരിക്കുന്നു മനുഷ്യ IIT ഇറങ്ങി നമ്മൾ കണ്ടിട്ട് IIT കാണും വലിയൊരു സാധനം ഉണ്ട്, അത് നമ്മളൊരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. എന്താണ് വിവേകം, കോമൺ സെൻസ്. കോമൺ സെൻസ് മനസ്സിലായോ? അത് ജീവിതത്തിൽ ഒരിക്കലും കടയരുത്. അതുണ്ടെങ്കി ഒന്നുമില്ല. സർവപ്രിയാനന്ദന്റെ ക്ലാസ് കേട്ടിട്ടുണ്ട്? സർവപ്രിയാനന്ദ രാമകൃഷ്ണ, അയാളുടെ ബോംബെ IIT നടത്തിയൊരു ക്ലാസ്, എന്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് എത്ര 15 ലക്ഷം മറ്റാണ്. അയാളുടെ ഒരു ക്ലാസിന്റെ വ്യൂവേഴ്സ് കാഴ്ചക്കാര് കാഴ്ചക്കാര് 15 ലക്ഷം മറ്റാണെന്ന്. സർവപ്രിയ ഓഡിയൻസ്, ഓഡിയൻസ് ഓക്കെ, യൂട്യൂബില്, യൂട്യൂബിലേ ഉള്ളൂ, പുറത്തില്ല. വേണ്ട, യൂട്യൂബിൽ ഇത്രയും പേര് കാണുന്നു എന്ന് വെച്ചാൽ എന്നിട്ട് കമന്റ്സ് ഒക്കെ വായിച്ചു പോകണു. അപ്പോ അത് IIT ക്ലാസ്സാണ് മാണ്ഡവ്യത്തെ കുറിച്ച്. അപ്പൊ ആൾക്കാർ അങ്ങ് വീണു പോകും, മനസ്സിലായോ? അവരുടെ അവതരണവും എവരുടെ ഈ ജീവിയെ കാണുമ്പോൾ അത് പൂർണ്ണമായിട്ട് അങ്ങ് വീണു പോകും. പക്ഷെ അതില് എന്താണ്, ഇതിലൊക്കെ എന്തെങ്കിലും പോരായ്മ ഉണ്ടോ? ഇതിന് പ്രശ്നം എന്തെന്ന് വെച്ചു കഴിഞ്ഞാല് അദ്വൈതമെന്ന് പറയുന്ന ഒരു വിഷയം ഒരാൾ അവതരിപ്പിക്കുമ്പോ ഇയാള് പറയുന്ന അദ്വൈതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നറിയണമെങ്കിൽ അദ്വൈതം എന്ന് പറയുന്ന ആ സബ്ജക്റ്റിനെ കുറിച്ച് കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കി ഒരാൾക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇയാള് പറയുന്ന സയൻസില് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നറിയണമെങ്കിൽ ആ സയൻസിൽ കുറച്ച് ആഴമുള്ളവർക്ക് മനസ്സിലാക്കാം. ഇത് രണ്ടിലും ആഴമുള്ളവര് ഇല്ല. അതാണ് ഇവരുടെ വിജയം. നമ്മള് പറയുന്നത് അബ്ദുൽ കലാം നല്ല നമ്പർ വൺ സയന്റിസ്റ്റിനെ കുറിച്ച് എന്താ ഞാൻ കമ്പേരി, അതാണ് വേറെ ഈ സർവപ്രിയാനന്ദ രാമകൃഷ്ണത്തിന്റെ ഒരു മലയാളി സ്വാമി ഉണ്ടായിരുന്നു, വില്യം. അത് കഴിഞ്ഞ് പുള്ളിയാണ് ഇപ്പൊ മീനായിട്ടിരിക്കുന്നത് അല്ലേ? പുള്ളി അമേരിക്ക കേന്ദ്രമാക്കിയിട്ട് പുള്ളി വേദാന്തം നല്ല രീതിയിൽ പ്രസംഗിക്കും, നല്ലോണം അവതരിപ്പിക്കും, ആൾക്കാരെ ആകർഷിക്കും, അതൊക്കെ ചെയ്യും. ഒരു വേദാന്തത്തെ കുറിച്ച് പുള്ളിക്ക് ഒരു ജനറൽ നോളേജ് ഉണ്ട്, നല്ലോണം അത് പറയാനുള്ള കഴിവുണ്ട്, പിന്നെ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യിക്കാനുള്ള കഴിവുണ്ട്. പൊതുവായി പറയുന്നതൊക്കെ പുള്ളി ജനറലായിട്ട് പറയും. കുറച്ച് പഞ്ചദശിയും ഇതെല്ലാം കൂടെ ചേർത്ത് രസകരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ജനങ്ങൾക്ക് അത് വളരെ ഇഷ്ടമാണ്. അതൊക്കെ ശരിയാണ്. പുള്ളി കഴിവുള്ള ആളാണ്, അത് സംശയമൊന്നുമില്ല. ജനങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിക്കാൻ അറിയാം. അതൊക്കെ ഉണ്ട്. പിന്നെ അമേരിക്കയിലാണല്ലോ താമസം, അപ്പൊ കുറെ ഇന്റർനെറ്റുമായിട്ടൊക്കെ പുള്ളിക്ക് ബന്ധമുണ്ട്. യൂട്യൂബില് വ്യൂവേഴ്സ് കൂടുതലാണ്. അപ്പോ എന്ന് വിചാരിച്ച് നമ്മളിൽ നിന്ന് മാറിയുന്നതൊക്കെ മനസ്സിലാകുമ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അത് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ബാക്കിയുണ്ടാകും. ഒരുപാട് കാര്യങ്ങൾ ഇനി രാമകൃഷ്ണൻ ഒരു സയന്റിസ്റ്റ് തന്നെ ഉണ്ട്, ലോകത്ത് അറിയപ്പെടുന്ന ഒരു മാത്തമാറ്റീഷ്യുണ്ട് രാമകൃഷ്ണത്തിൽ സന്യാസിയായിട്ട് അറിയപ്പെടുന്ന ഒരു മാത്തമാറ്റീഷ്യൻ, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. സയന്റിസ്റ്റ് എന്ന് പറയുന്നു പുള്ളി സയന്റിസ്റ്റ് തന്നെയാണ്, പക്ഷെ പുള്ളി പറയുന്ന അദ്വൈതമൊക്കെ പൊട്ടത്തരമാണ്. മാത്തമറ്റീഷ്യൻ പറയുന്ന അദ്വൈതം പൊട്ടത്തരമാണ്, പക്ഷെ അവരവരുടെ വിഷയത്തിലവർ എക്സ്പെർട്ടാണ്. ഇവിടെയാണ് കുഴപ്പം വരുന്നത്. ഇയാള് എം ബി എ കാരണമാണ്, പക്ഷെ കഴിവുള്ള ആളാണ്. ഇവിടെ കഴിവിനെ നമ്മൾ അംഗീകരിക്കും. പിന്നെ ആള് എന്താണ്, വളരെ സ്ട്രേറ്റ് ഫോർവേഡാണ്, വേറെ തട്ടിപ്പും വെട്ടിപ്പും പരിപാടികളൊന്നും കയ്യിലില്ല. പുള്ളിക്കറിയാവുന്ന കാര്യങ്ങൾ പറയും, അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയുന്നതും കേട്ടിട്ടുണ്ട്. അപ്പോ ഒരു ബെറ്റർ പേഴ്സണാണ് സർവപ്രിയ. അതാണ് പിന്നെ വലിയ ഹൈപ്പൊന്നുമില്ല. പുള്ളി സ്വയം ഒന്നും ക്ലെയിം ചെയ്യാറില്ല, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ക്വാളിറ്റീസ് ഉള്ള ആളാണ്. സ്വയം ക്ലെയിമൊന്നുമില്ല. ഞാൻ സാക്ഷാത്കരിച്ചിട്ട് നിങ്ങളോട് പറയണമെന്നൊന്നും പറയത്തില്ല. ശങ്കരാചാര്യ അല്ലെങ്കിൽ പിന്നെ ആ സ്റ്റേറ്റ്മെന്റ് അവരുടെ സ്റ്റേറ്റ്മെന്റ് അതേ പറയ. അതൊക്കെ ഒരു നല്ല ക്വാളിറ്റിയാണ്. അതുകൊണ്ടാണ് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നത്. ഒരു സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തതാണ്. പുള്ളിയുടെ ഒരു പുള്ളി പറയുന്നതിന്റെ ഒരു ക്ലാരിറ്റി ഉണ്ട്. അറിയുന്ന ചില കാര്യങ്ങളൊക്കെ അറിയാനായിരുന്നു. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് എന്തോ ഒരു മീനിങ് ക്ലാസ് ആയിരുന്നു. അതുകൊണ്ടത് അല്ല മീനിങ് ക്ലാസ് അല്ല, ഈ ട്രഡീഷണലായിട്ട് അദ്വൈതം പുള്ളി പറയുന്നു. മീനിങ്ലെസ് എന്ന് പറയാൻ പറ്റില്ല. ട്രഡീഷണൽ അദ്വൈതം പുള്ളി പറയുന്നു. മറ്റുള്ളവരൊക്കെ പറയും പോലെ തന്നെ. പിന്നെ ഒരു രാമകൃഷ്ണദേവന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും. ദേവാനുസ്വാമിക്ക് അത് കൊടുക്കും. കാരണം മിഷനിലല്ലേ. അപ്പൊ അവർക്ക് അത് കൊടുത്തല്ലേ പറയാൻ പറ്റും. അതില് തെറ്റുമില്ല. അവരെല്ലാം ഈ വിഷയം സംസാരിച്ചവരല്ലേ. അപ്പൊ അവർക്ക് വളർന്നു കൂടെ മണ്ഡലത്തില് അവിടുത്തെ ആചാര്യനായിരുന്നു. അവിടെ യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രാറായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു. കണ്ടിട്ട് ഒരു നേപ്പാളിയുടെ ലുക്കുണ്ട്. നേപ്പാളിയാണെന്ന് തോന്നുന്നു. നല്ല ഒരു മിക്സ് ആയിരിക്കും. ബംഗാളിയിലെ ഒരു മിക്സ് ആയിരിക്കും. അപ്പോ അതങ്ങനെ എന്താണ് അന്ധകരണം പറയുന്നത്? ആ പഴയ കാഴ്ചപ്പാടനുസരിച്ച് പറയുകയാണ് നമ്മളോട് പറയുന്നത്. അത് അന്ധകരണത്തിന്റെ ഭാഗമായി വരുന്ന അതിന്റെ പരിണാമമാണ് ഇമോഷൻ. ആ ഇമോഷൻ എന്ന് പറയുന്നത് കേവല സത്വമായ വസ്തുവല്ല എന്ന് പറയുന്നതിന് എന്താണ്? അത് താൻ ആത്മാവ് ആത്മാവിൽ നിന്നും വേറെയാണെന്ന് ഉള്ള ആ ഭാവന, അതിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് ഭാവന. അപ്പോ ഭാവനയിൽ എത്രയുള്ളു അത് എന്നിൽ നിന്ന് വേറെ അല്ല എന്നറിയുക. പിന്നെ ഇതിന്റെ തന്നെ ജ്ഞാനമുണ്ട്. മനസ്സിലായോ? ഭാവന അല്ലെങ്കിൽ മെഡിറ്റേഷൻ വേറെയാണ്, ജ്ഞാനം വേറെയാണ്. ജ്ഞാനമെന്ന് പറയുമ്പോ വേദം ശ്രുതി പറഞ്ഞിരിക്കുന്നു, സാക്ഷി ചേത കേവലവും നിർഗുണസ്ഥ. പിന്നിടയ്ക്ക് നമ്മൾ അദ്വൈതവും മനസ്സിലാക്കണമെന്ന് വളരെയും ഞാൻ ക്രിറ്റിസൈസ് ചെയ്തു പോയാൽ ശരിയാവില്ല. അതിൽ തന്നെയാണ് വരുന്നത്. എന്താണ് സാക്ഷി ചേത കേവലം? അത് പറയുന്ന എന്താണ്? ഞാൻ അല്ലെങ്കിൽ ആത്മാവ് സർവത്തിന് സാക്ഷിയാണ്. ചേത അത് ചൈതന്യമാണ് എന്ന് വെച്ചാൽ അറിവാണ്. കേവലം വ്യത്യാനാണ്. രണ്ടാമതൊരാളില്ല. കേവലം ഒറ്റയാൾ. നിർഗുണശ്ച ദുർഗുണമെന്ന് പറയുന്നിടത്തെന്ന് പറയുന്നു, ഈ പറയുന്ന സുഖം ദുഃഖം ഈ പറയുന്ന വികാരങ്ങളൊന്നും ഇതിലില്ല, അതാണ് നിർഗുണമെന്ന് പറയുന്നത്. അങ്ങനെ തന്നെ അറിയുക, ഇതിനാണ് ഞാനും എന്ന് പറയുന്നത്. രണ്ട് രണ്ടാണ്, ഭാവന വേറെയാണ്, ജ്ഞാനം വേറെയാണ്. ഭാവന എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സങ്കല്പിക്കുന്നു, ധ്യാനിക്കുന്നു. ഇതെന്താണ്? ഇങ്ങനെ നമുക്ക് അറിവുണ്ടാവും. ഇങ്ങനെ ഞാൻ സാക്ഷിയാണ്, അറിവാണ്. ഏകനാണ്, നിർഗുണനാണെന്ന് തന്നെ അറിയുക. ശങ്കരാചാര്യ വ്യാഖ്യാനം, അദ്വൈതിയുള്ള വ്യാഖ്യാനം. ഇങ്ങനെയുള്ള ഈ അറിവ് ഇതിനാണ് ജ്ഞാനോ എന്ന് പറയുന്നത്. ഇപ്പൊ ജ്ഞാനം ഭാവന രണ്ട് രണ്ടാണ്. അങ്ങനെ വേദത്തിരിച്ച് പഠിപ്പിക്കുക നിങ്ങളെ. ജ്ഞാനം ഭാവന അല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഉപാസന, രണ്ട് രണ്ടാണ്. അങ്ങനെ നിങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുമെന്ന് സത്യം നിത്യ സാക്ഷി. എന്റെ ഭാവന വേറെയാണ്, ജ്ഞാനം വേറെയാണെന്ന് മനസ്സിലാക്കി തരുന്ന. അപ്പൊ ഇത് അദ്വൈതത്തിലെ ഏറ്റവും ശങ്കരായര് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ്. നിരന്തര ശങ്കരാചാര്യ ആർഗ്യു ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണ്? നിങ്ങളൊരിക്കലും ജ്ഞാനത്തെയും ധ്യാനത്തെയും കൂട്ടിച്ചേർക്കരുത്. ശങ്കരാചാര്യ ഒരു പ്രധാന അജണ്ട തന്നെ ഇതാണ്. ഇങ്ങനെ ഒരു അജണ്ട സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഭാഷയത്തിലും മറ്റും. എന്താണ്? നിങ്ങളൊരിക്കലും ധ്യാനത്തെയും ജ്ഞാനത്തെയും കൂട്ടിച്ചേർക്കരുത്. അപ്പൊ ജ്ഞാനം വേറെയാണ്, ധ്യാനം വേറെയാണ്. ധ്യാനം അല്ലെങ്കിൽ ധ്യാനത്തിനാണ് പറയുന്ന ഭാവന, അല്ലെങ്കിൽ ധ്യാനത്തിനാണ് സ്വാമിയുടെ ഭാവന എന്ന് പറയുന്ന ഇമാജിനേഷൻ അല്ല. മനസ്സിലായ കോണ്ടംപ്ലേഷൻ ഭാവന എന്ന് വെച്ചാൽ നമ്മുടെ ജയിക്കുന്ന ഇമാജിനേഷൻ. അത്ര എന്റെ വിചാരിച്ചുള്ളൂ, മറ്റേ പെണ്ണിനെ കുറിച്ച് ചിന്തിച്ചില്ല. അത് ഭാഗ്യം ഇല്ല. സിനിമ അങ്ങോട്ട് പോയില്ല. അപ്പോ ഇവിടെ ഭാവന എന്ന് പറഞ്ഞ കോണ്ടംപ്ലേഷൻ, മെഡിറ്റേഷൻ, അങ്ങനെയാണ് ഭാവന എന്ന് പറയുന്നത്. തെറ്റിദ്ധരിക്കരുത്, നമ്മൾ മലയാള ഭാഷയിൽ കേരളത്തിൽ പറയുന്നത്. അതിനാണ് എന്ത് പറയുന്ന ഉപാസന. മനസ്സിലായ ഇതിനാണ് പറയുന്ന നിധിധ്യാസനം. ഇത് വേറെയാണ്, ജ്ഞാനം വേറെയാണ്. ഇത് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശങ്കരാചാര്യർ നിരന്തരം പ്രവർത്തിക്കുന്നത്. അദ്വൈതം പഠിക്കുമ്പോൾ നമ്മളിത് രണ്ടും വേർതിരിച്ച് മനസ്സിലാകും. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാൻ ഒരേ ഒരു സ്ഥാനമേ ഉള്ളൂ. ഏതാണ്? ശങ്കരാചാര്യരുടെ ഭാഷ. അവിടെ എല്ലാ വേറിടത്തും ഇത് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. ഭാഷ വളരെ തറവായിട്ട് കമ്പോട് കമ്പ് നമ്മള് ചിന്തിച്ചാലേ ഈ ശങ്കരാചാര്യർ പറയുന്ന ഈ കാര്യം ശരിക്കും പിടികിട്ടത്. മനസ്സിലായോ? അതിന് പണിയെടുക്കണം. അപ്പോഴാണ് ശങ്കരാചാര്യനെ വേർതിരിക്കുന്നത്. അപ്പോ ഇന്നലെ പറഞ്ഞ ഭാവനയെ കുറിച്ചാണ്, ഇന്ന് പറയുന്നത് ജ്ഞാനത്തെ കുറിച്ചാണ്. ജ്ഞാനം, അറിവ്, ബോധം. ഇപ്പോ തന്നെ കുറിച്ച് ഞാൻ മനുഷ്യനല്ല, ആണല്ല, അതല്ല, ഇതല്ല, മറിച്ച് എന്താണ്, ഞാൻ ആത്മാവാണ്. ആ ആത്മാവ് എങ്ങനെയുള്ളതാണ്? ഞാൻ എല്ലാത്തിനും സാക്ഷിയാണ്, ഞാൻ ഏകനാണ്. അറിവാണ്, നിർഗുണനാണ് എന്ന് തന്നെ അറിയുക. ഇതാണ് അദ്ദേഹത്തിൽ ജ്ഞാനമെന്ന് പറയുന്നത്. അപ്പോ എങ്ങനെ അറിയുമെന്ന് ചോദിക്കും. എങ്ങനെ അറിയും? തന്നെ അറിയണമെന്ന് പറഞ്ഞ് എങ്ങനെ അറിയും? ആ അങ്ങനെ എന്ന് അറിയാൻ പറ്റും. പിന്നെ എങ്ങനെ അറിയും? ശങ്കരാചാര്യർ പറയുന്നു, എന്നെ തന്നെ എൻ സെൽഫ് ഈസ് എവിഡന്റ് സെൽഫ്. അങ്ങനെയല്ല, ശങ്കരാചാര്യർ പറയുന്നത് മനസ്സിലായ ശങ്കരാചാര്യർ പറയുന്ന ഈ പറഞ്ഞ വാക്യമുണ്ടല്ലോ, ഏത്? സാക്ഷി ചേത കേവലോ നിലഗുണച്ച, ഇത് കേട്ടിട്ട് ഇനിയെന്നറിയുന്നു. മനസ്സിലായ അതിനാണ് ശങ്കരാചാര്യർ വാക്യശ്രവണം കൊണ്ട് ജ്ഞാനം, അങ്ങനെയാണ് ജ്ഞാനം ഉണ്ടാവുന്നത്. വാക്യശ്രവണം കൊണ്ട് ഈ വാക്യം, ഉപനിഷത്ത് വാക്യം അല്ലെങ്കിൽ തത്വമസി അഹം ബ്രഹ്മാസ്മി ഇതൊക്കെ ഉപദേശിക്കുന്ന എന്തിനാണ്? ഇത് കേട്ടാൽ നമുക്ക് ജ്ഞാനം ഉണ്ടാവും. ഇനി ഉണ്ടായില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്താ ഉണ്ടാവാ? എന്താ ഉണ്ടാവാത്ത? യോഗ്യതയില്ല എന്നവര് പറയും. ആ എന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. ഇപ്പൊ ജ്ഞാനം നമുക്കുണ്ടാവുന്നത് ഈ വാക്യത്തിൽ നിന്ന് തന്നെ. അതാണ് പറയുന്നത് ജ്ഞാനം ഉണ്ടാകുന്ന പ്രമാണത്തിൽ നിന്നാണ്. ജ്ഞാനമെന്ന് പറഞ്ഞ പ്രമാണത്തിൽ നിന്നുണ്ടാകുന്നതാണ് പ്രമാന്ന് പറഞ്ഞ യഥാർത്ഥമായ പ്രമാന്ന് പറഞ്ഞ ശരിയായിട്ടുള്ള അറിവ്. അതെന്തിൽ നിന്നുണ്ടാവും? പ്രമാണം എന്ന് പറഞ്ഞ നമ്മളെ ഡോക്യുമെന്റ് അല്ല, ആധാര എഴുത്തുകാർ എഴുതുന്ന അതല്ല. മീൻസ് ഓഫ് പ്രമാകരണം നമുക്ക് ശരിയായ അറിവുണ്ടാക്കി തരുന്ന ആ വാക്യങ്ങൾ. ഏത് വാക്യം? വേദവാക്യം. ആചാര്യ ശാസ്ത്രാചാര്യ ഉപദേശ ജനിതാചാര്യ ജനിത ഉപദേശം എന്ന് പറഞ്ഞ വാക്യമാണ്. ഉപദേശം എന്ന് പറഞ്ഞ വാക്യമാണ്. ഈ വാക്യം കേൾക്കുമ്പോ നമുക്കുണ്ടാകുന്ന ജ്ഞാനം, അങ്ങനെയാണ് ജ്ഞാനം ഉണ്ടാവേണ്ടതെന്നാണ് ശങ്കരാചാര്യരുടെ പ്രധാനമായ നിലപാട്. മുഖ്യമായ നിലപാട്. അപ്പോ ആ വാക്യത്തിൽ നിന്ന് ഞാൻ എന്നെ അറിയുന്നു, സാക്ഷിയും. അവിടെ പിന്നെ ധ്യാനത്തിന്റെ ആവശ്യമില്ല. സേവനത്തിന്റെ ആവശ്യമില്ല, ഭാവന ചെയ്യേണ്ട ആവശ്യമില്ല, ഭാവനയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മെഡിറ്റേഷന്റെ ആവശ്യമില്ല. അതാണെങ്കിൽ പിന്നെ കെനോ ഉപനിഷത്തിൽ അത് പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ടെന്ന് ഇടയിലിരുന്ന അറിവല്ല, അത് മറ്റൊരു വിഷയം. ഞാൻ ഈ പറയുന്ന വിഷയമായിട്ട് ബന്ധമില്ല. വാക്യം ശ്രവിക്കുമ്പം തന്നെ എന്തുണ്ടാവണം? ബോധം, ബോധം ഉണ്ടാവണം. ഇതാണ് ശങ്കരാചാര്യരുടെ നിലപാട്. അങ്ങനെ ഇങ്ങനെ ഒരു ബോധം ഉണ്ടാവുമ്പോ ശങ്കരാചാര്യർ പറയുന്ന എന്താണ്? ബാക്കിയുള്ള എല്ലാം മിഥ്യയാണെന്ന് അവൻ അറിയും. അറിഞ്ഞേ തീരൂ. ഈ പ്രപഞ്ചമല്ല, അസത്യമാണ്, മിഥ്യയാണ്. മിഥ്യയാണെന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ മനസ്സിലാക്കും? റിലേറ്റീവ് റിയാലിറ്റി. അതിനു വേണ്ടിട്ടാണ് എപ്പോഴും പറയുന്നത് സ്വപ്നം പോലെ. സ്വപ്നം പോലെ സ്വപ്നം പോലെ എന്ന് പറയുന്നതാണ്. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഉണർന്നവൻ ഉണർന്നവനാം, ഉണർന്ന അളവ് ഉണർന്നവനാം അശേഷം. സ്വപ്നം അതാണ് മിഥ്യെന്ന് പറയുന്നത്. മിഥ്യ എന്ന് പറഞ്ഞാൽ സ്വപ്നം പോലെ എന്ന് മനസ്സിലാക്കും. ജഗത്ത് എന്താണ്? സ്വപ്നം പോലെ മിഥ്യയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അത് നമ്മള് മതപ്രഭാഷകര് പറഞ്ഞു വരുമ്പോ ഇതെല്ലാം കുഴഞ്ഞും പറയും. നമ്മള് ധരിക്കുന്ന എന്താണ്? സ്വപ്നം മിഥ്യയാണ്. അതുകൊണ്ട് ഈ കണ്ണുകൊണ്ടിരിക്കുന്നതൊക്കെ മിഥ്യയാണെന്ന് നമ്മൾ തെറ്റായി പഠിപ്പിക്കും. ഭയങ്കര ഒരു മിസ്റ്റേക്ക്. സ്വപ്നം മിഥ്യയാണ്, അതുകൊണ്ട് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നൊക്കെ മിഥ്യയാണെന്ന് പഠിപ്പിക്കുന്നു. ഏറ്റവും വലിയ അബദ്ധമാണ്. പിന്നെ നമ്മുടെ ഈ അഖണ്ഡ അഖണ്ഡ ബോധം സാറയുമ്പോ മനസ്സിലായിട്ടുണ്ടോ? നമ്മള് വന്ന് സ്റ്റുഡൻസും പറഞ്ഞില്ല അഖണ്ഡ കേട്ടതാണ് കാര്യം മനസ്സിലാക്ക. സ്വപ്നം മിഥ്യ അങ്ങനെ ധരിക്കരുത്, വലിയ അബദ്ധമാണെന്നാണ്. സ്വപ്നം മിഥ്യയാണ്, അതുപോലെ എന്താണ് ഇതും മിഥ്യയാണ്, അതുകൊണ്ട് ഇതും മിഥ്യയാണ് എന്ന് ധരിക്കാൻ പാടില്ല. അങ്ങനെ ധരിക്കുന്നതിലെന്താ ദോഷം? സ്വപ്നം മിഥ്യയാണെന്ന് പറയുന്നത്, സ്വപ്നം മിഥ്യയാണ് അതുകൊണ്ട് അത് സാറിന് പറയും. എന്താണ് ആൾക്കാർ പറയും ഇതൊരു സ്വപ്നമാണെന്ന് തട്ടിവിടും. ഇത് സ്വപ്നമാണ് സാറിന് പറയും, എന്റെ ശരിയായ ആശയം മനസ്സിലാക്കാതെ മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് ഇത് മിഥ്യ, റിയാലിറ്റി ഡിപ്പെൻഡിങ് അപ്പോൺ ദ ആത്മാവാണ്. ദ റിയൽ തിങ് ഈസ് ആത്മ. അതുകൊണ്ടാണ് ഈ നമ്മള് അവനിവനെന്ന് പറയുന്ന ഗുരുദേവൻ പറഞ്ഞ അപ്പൊ എല്ലാവരെയും ആ ചൈതന്യം തന്നെയാണെന്ന് അറിയുന്ന ഒരു ഭാവനയിലേക്ക് വന്ന് നമുക്കെല്ലാ ക്വാളിറ്റിയും തന്നെ തന്നെ ഉണ്ടാവും. അതാണ് അത് ഞാൻ മനസ്സിലായത്. അത് ശരി, ആ പറയുന്നതൊക്കെ ഞാൻ ചോദിച്ചതല്ല. ഇപ്പൊ ഒരാള് പറയണ ഈ കാണുന്നതൊക്കെ സ്വപ്നമാണ് എന്ന് പറഞ്ഞ ശരിയാവുമെന്ന് ഞാൻ ചോദിക്കുന്നു. സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സൃഷ്ടിക്കുന്നതാണ്. ഈ ജഗത്തെന്ന് പറഞ്ഞ ഈശ്വര സൃഷ്ടിയാണെന്ന് പറയുന്നത്. അത് അത് അതിലും അല്ല, അങ്ങനെ ഒന്നും പറയാൻ പറ്റും. അതുകൊണ്ട് എനിക്കിത് റിയാലിറ്റി ആയിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞ റിയാലിറ്റി ആണോ അല്ലയോ എന്ന് പറയണം. തോന്നുന്നു എന്ന് പറഞ്ഞു അല്ല, സ്വപ്നമാണോ അതാണ് എന്റെ ചോദ്യം. സ്വപ്നമാണോ ഇത്? ഇത് തമ്മില് ശാസ്ത്രം പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സി ഇഫ് യു ടേക്ക് എനിതിങ് ഐ ഇഫ് യു അനലൈസ് ദെൻ ഇറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ അവയർനെസ്. അവയർനെസ്സിൽ നമ്മള് ഇതിന് സ്വന്തമായിട്ടൊരു എക്സിസ്റ്റൻസ് ഇല്ല, ഇത് ആത്മാവിനെ ആശ്രയിച്ച് നിൽക്കുന്ന, അതുകൊണ്ട് ഇത് സ്വപ്നം പോലെയാണ്. ചോദ്യം അതല്ല, വേക്കിംഗ് സ്റ്റേറ്റ് റിയലി ഈസ് ഇറ്റ് എ ഡ്രീം? അതാണ് എന്റെ ചോദ്യം. ഡ്രീമാണ്. ആ വേണ്ടി അത് പറയാനാ ഞാൻ ചോദിച്ചത്. അതായത് നമ്മള് കാണുന്നത് അപ്പൊ ഇങ്ങനെ എന്താണ് കോഗ്നിഷൻ നമ്മള് വേറൊരു കോഗ്നിഷൻ ടേക്കിംഗ് പ്ലേസ് അത് അന്ധകരണത്തിലാണ്. ആ കോഗ്നിഷൻ ആണ് ഈ ഡ്രീം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു. അതേപോലെ തന്നെ ഒരു കോഗ്നിഷൻ മാത്രമാണ് ഈ ജഗത്തെന്ന് പറയുന്നത്. ഇൻ ദാറ്റ് സ്റ്റാൻഡ് പോയിന്റ് ഇത് സ്വപ്നവും ഇത് തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എന്താണ് വേക്കിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ വേക്കിംഗ് സ്റ്റേജ് ഈസ് നോട്ട് കോഗ്നിഷൻ ഇറ്റ്സെൽഫ്. വേൾഡ് ഈസ് the object of the cognition, that is not a real cognition. With this cognitive ability we experience the world. The world is an object of cognition, not a real cognition. Why? Because cognition is inside. We feel that our cognition. World is outside. So you cannot equate cognition with the world, external real world. ഇംഗ്ലീഷ് പറഞ്ഞപ്പോ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു, മലയാളത്തിൽ പറഞ്ഞ എന്നോട് ഇംഗ്ലീഷ് പറഞ്ഞു ഒന്നും പറയാ. This world, even a waking state also, the tangible things are there. Tangible things we are experiencing in dream as well as here. If you say particular object or something, that is, there is no difference. It is only a cognition is there. And that cognition is endeavors by the Chaitanya only. Both places taking the same, thing. I mean, Atma is elevates this cognition and I'm just experiencing within Buddha. അറിയപ്പെടുന്നു ഇത് വേറെ അറിവായിടും തിരഞ്ഞിടുന്ന പ്ലീസ് യൂസ് മിനിമം വൊക്കാബുലറി. Otherwise, you make confusion yourself. The word tangible, what it means? Tangible is ingane ee tangible alla torta tangible nalle aa ഹാർഡായിട്ടുള്ള തിങ് എന്ന് പറയാൻ ഉദ്ദേശിച്ചത്. വി ആർ എക്സ്പീരിയൻസിംഗ് ദ ഒബ്ജക്ട്. ഒബ്ജക്റ്റായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് പിന്നെ സ്വപ്നത്തിലും ആ വസ്തു ഇല്ലെന്നുള്ള നമുക്ക് പോകുന്ന പക്ഷെ നമ്മളിവിടെ പക്ഷെ അത് നമുക്കുണ്ടാവുന്ന ആ സ്വപ്നത്തോട് ടാഞ്ചിബിൾ യു ക്യാൻ മേക്ക് ടു മീനിങ്സ്. ഓക്കെ, വൺ ഈസ് പെരിഷബിൾ, വിത്ത് ആൻ എൻഡ്, നോട്ട് എൻഡ്ലെസ്. Other one is just an appearance. Okay. If you consider this real world, what we experience is an appearance. That is a very critical standpoint. On the other side, if you say this is perishable, then that is okay. That is not a controversial statement. This is perishable. It has an end. Yeah, that is true. It is not external. Vagueness is perishable things. ഞാൻ ഇംഗ്ലീഷ് പറയും മലയാളത്തിൽ പറയും. ശരി, ഞാൻ മലയാളത്തിൽ പറയാം. അതായത് നമ്മളിപ്പോഴേ ഈ ഇത് സ്വപ്നം എന്ന് പറയുന്നില്ലേ, അത് ഇതൊരു പ്രതീതി എന്നുള്ള അർത്ഥത്തിൽ പറയണമെങ്കിൽ അത് അബദ്ധം എന്നാണ് ഞാൻ പറയുന്നത്. ഓ, സ്വപ്നം ഒരു പ്രതീതിയാണ്. ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു സ്വപ്നമാണ് എന്ന് പറയുന്ന ഒരു പ്രതീതി എന്നുള്ള അർത്ഥത്തിൽ പറയണമെങ്കിൽ അത് അബദ്ധമാണ്. സ്വപ്നം പോലെ പ്രതീതി എന്ന് പറയണ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാ, ഇപ്പൊ സ്വപ്നം ഇന്നലെ ഞാൻ സ്വപ്നത്തിൽ ചന്ദ്രനിൽ പോയി. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. ഇതാ ഇപ്പൊ ജാഗ്രതത്തിലേക്ക് വന്നു, ഉണർവിലേക്ക് വന്നു. അല്ല, ഞാനിപ്പോ ജാഗ്രതയിരിക്കുന്നു. ഇപ്പൊ എനിക്ക് നല്ല വ്യക്തമായ ബോധ്യമുണ്ട്, നല്ല സ്വപ്നത്തിൽ സംഭവിച്ചല്ല, എന്താണ് വെറും ഒരു പ്രതീതി മാത്രമായിരുന്നു, അപ്പിയറൻസ് മാത്രമായിരുന്നു. കാരണം അത് മാത്രമല്ല, ഈ നടന്ന സംഭവങ്ങൾ മുഴുവൻ അസത്യമാണെന്ന് എനിക്കിപ്പോ ബോധിക്കാൻ കഴിയും. എനിക്ക് ക്ലിയറായി മനസ്സിലാക്കുകയുള്ളു. അപ്പൊ സ്വപ്നം അസത്യമാണ്, അത് വേറെ അപ്പിയറൻസ് ആണ്, അത് യാതൊരു കഴമ്പും ഇല്ല എന്നുള്ള കാര്യം എനിക്കിന്ന് വ്യക്തമായിട്ടറിയാം. ഇനിയപ്പോ എന്റെ ഇപ്പോഴത്തെ അനുഭവം മനസ്സിലായോ? എന്റെ ഇപ്പോഴത്തെ അനുഭവം എന്ന് പറയുന്നത് അതുപോലെയല്ല. കാരണം ഇന്നലെ നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്ത വിഷയത്തിന്റെ തുടർച്ചയാണെന്ന് ചർച്ച ചെയ്തു. അതിന്റെ ബാലൻസ് ആണ്. ഇന്നിപ്പോ ഞാൻ ഇന്നലത്തെ ആ ദിവസത്തെ കുറിച്ച് നമ്മുടെ ചർച്ചകളെ കുറിച്ച് ചിന്തിക്കുമ്പോ എനിക്ക് ഒരിക്കലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അതൊക്കെ അസത്യമാണ്. എങ്ങനെയാണോ സ്വപ്നത്തെ ഞാൻ അസത്യമെന്ന് മനസ്സിലാക്കിയത്, സ്വപ്നം വെറും ഒരു അപ്പിയറൻസ് ആണെന്ന് മനസ്സിലാക്കുന്നത് പോലെ ഇന്നലത്തെ അത് ഒരസത്യമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. മറിച്ച് എന്താ മനസ്സിലാക്കുന്നത്? ഇന്നലത്തിന്റെ തുടർച്ചയാണ്. ഇന്നലത്തെ അത് സത്യമാണ്, ഇന്ന് സത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് വേദാന്തം ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്, നമ്മുടെ സ്വാമി പറഞ്ഞിരിക്കുന്നത്, സ്വപ്നം എന്ന് പറഞ്ഞ മനസ്സ് സൃഷ്ടി, ഇത് ഈശ്വര സൃഷ്ടി. ഇത് എപ്പോ പോണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആത്മജ്ഞാനം വരുമ്പോഴായത്, ഇതുമില്ലാത്തതാണോ പൂർണമായിട്ട് ബോധ്യം വരുമെന്നാണ്. അതായത് നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? ഇത് ഈ നിങ്ങളുടെ പൂജ്യ ഗുരുദേവന്മാരൊക്കെ ഈ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ വിദഗ്ധന്മാരാണ്. അത് തന്നെ. അതൊരു ആൻസറുമല്ല, അവരുടെ ആൻസറല്ല, അതൊരു ശരിയായ ആൻസറുമല്ല. കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന എന്താണ്? സ്വപ്നവും ജാഗ്രതും. സ്വപ്നം ഒരു പ്രതീതിയാണ്, അത് അസത്യമാണെന്നുള്ളതിന് നമുക്ക് തർക്കമില്ല രണ്ടുപേർക്കും. രണ്ടുപേരും എഗ്രി ചെയ്യുന്ന കാര്യമാണ്. അതെ, മ്യൂച്വലി പക്ഷേ ഇപ്പൊ നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇന്നലത്തെ തുടർച്ചയാണെന്നുള്ളത് വീച്ചരിയെങ്കിലാണ്. മനസിലായോ? അപ്പൊ ഇത് എങ്ങനെയാണ് ഞാൻ സ്വപ്നം അസത്യമെന്ന് മനസ്സിലാക്കിയത്, അതുപോലെ ഇത് അസത്യമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പറ്റിയിരുന്നെങ്കിൽ ഇന്നലത്തെ ആ ജാഗ്രത ഇന്ന് ഞാൻ അസത്യമെന്ന് മനസ്സിലാക്കിയില്ല. ഇപ്പൊ സ്വപ്നം പോലെ അല്ലേ, ഇന്നലത്തെ പകലുകൾ ഇന്നലത്തെ നമ്മളെ ചർച്ചകളൊക്കെ ഇന്ന് എനിക്ക് അസത്യമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ തുടർച്ച അത് അസത്യം, സ്വപ്ന അസത്യമെന്ന് ഞാൻ മനസ്സിലായി. അല്ല, എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. പൂജ്യപൂർത്തി അവിടെ ഇരിക്കട്ടെ, നമുക്കിപ്പൊ ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ചർച്ച ചെയ്യാം. ആ പറയുന്നേക്ക് വെറും മണ്ടത്തരമാണ്, ആ ഉത്തരം എനിക്കറിയാം. മണ്ടത്തരവും ഇവിടെ ഈ കാര്യം നോക്ക്, ഇന്നലത്തെ സ്വപ്നം അസത്യമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് നമുക്ക് രണ്ടുപേർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? യാതൊരു അഭിപ്രായമില്ല. പക്ഷെ ഇന്നലത്തെ ഇനി പോട്ടെ, അതോടെ ഇരിക്കട്ടെ. ഇന്നലെ ആ ഒരു സ്വപ്നം കണ്ട്, ഇന്ന് രാത്രി ഞാൻ വേറെ സ്വപ്നം കാണുന്നു. എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ ഇന്നലെ സ്വപ്നത്തിന്റെ ബാക്കിയാണ് ഇന്ന് കാണുന്നതെന്ന്? യാതൊരു ഗ്യാരണ്ടിയില്ല. ഇത് ഡിസ്ക്രീറ്റ് ആണ്. മനസിലായോ? ഡിസ്ക്രീറ്റ് എന്ന് വെച്ചാൽ കഷണങ്ങളായിട്ടാണ് ഡിസ്ക്രീറ്റ്. അത് ന്യൂ വേർഡാണ്. ആ ഡിജിറ്റൽ വേർഡാണ്. സയൻസ് പഠിച്ചിട്ടുള്ള ആൾക്കറിയാം ഇത് കഷണങ്ങളാണ്. മനസ്സിലായോ? അപ്പോ ആ സ്വപ്നം വേറെയാണ്, ഈ സ്വപ്നം വേറെ, ഇന്നത്തെ സ്വപ്നം വേറെയാണ്. അപ്പോ ഇന്നത്തെ സ്വപ്നം ഞാൻ നാളെ രാവിലെ എണീറ്റിട്ട് ഞാൻ പറയുന്നത് അസത്യമാണെന്ന്. ഓരോ സ്വപ്നങ്ങളും വെവ്വേറെയായിരിക്കും. ഓരോ സ്വപ്നങ്ങളെയും നമുക്ക് കൃത്യമായത് അസത്യമാണെന്ന് ഉണർന്നു കഴിഞ്ഞതിന് ശേഷം അറിയാനും പറ്റും. പക്ഷെ ജാഗ്രത എന്നൊരു നമ്മുടെ ഈ അനുഭവം അങ്ങനെയല്ല. എന്താണ് ഇന്നലത്തെ കണ്ടിന്യൂറ്റിയാണ്. ഇന്നലത്തേത് നമുക്ക് ഇന്ന് ഇന്നലത്തെ ജാഗ്രത അസത്യമൊന്നും ഒരിക്കലും അറിയാൻ പറ്റില്ല. അത് ആസക്തി എന്നാണെങ്കിൽ പറഞ്ഞുള്ള ട്യൂമറുകളും തലയിൽ വരുന്നു. അല്ല, അമ്മന് സ്വപ്നമില്ലെന്നും പറയും. അതൊക്കെ വരട്ടെ, ഞാൻ അതിലേക്കൊക്കെ വരും. ഞാൻ പറയുന്ന എന്താണ്, സ്വപ്നം എങ്ങനെയാണോ അസത്യം, അതുപോലെ ഇത് അസത്യം എന്ന് പറയാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നു. മനസ്സിലായോ? ഈ ഒരു പോയിന്റാണ് മനസ്സിലാക്കേണ്ടത്. ബാക്കി ഗുരുദേവൻ പറഞ്ഞതോ നിങ്ങളുടെ പൂജ്യ ഗുരുദേവൻ പറഞ്ഞതോ ഒക്കെ എന്താണെന്ന് ഞാൻ പറയാം. അതിലേക്ക് വരുമ്പോഴത് മനസ്സിലാക്കണം. ഇത് ശരിക്കും അനലൈസ് ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യം. സാധാരണ ഇപ്പൊ ആൾക്കാർ പറയും ഇതൊരു സ്വപ്നമാണ്. അവര് പറഞ്ഞ നമ്മള് കേട്ട് പറയുന്നത് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. വിചാരം ചെയ്ത് മനസ്സിലാക്കണം. നമ്മള് ചെയ്യുന്ന ഇപ്പൊ ഒരു ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയല്ല, നമ്മള് വിചാരം ചെയ്യുകയാണ്. ഇതിനൊരു വിചാരമായിട്ടെടുത്താ മതി, മനസ്സിലാവ ഒരു ഡിസ്കഷൻ. അല്ല, പ്രത്യേകിച്ച് പഠിപ്പിക്കുന്നല്ല. കാരണം പഠിപ്പിച്ചാ വീണ്ടും പഴയതുപോലാവും. ഞാൻ പഠിപ്പിക്കലല്ല വേണ്ട, ഒരു ഡിസ്കഷൻ വേണ്ടത്. ഇല്ലെങ്കിൽ പിന്നെ ഒരു പ്രോഗ്രസ്സും ഉണ്ടാവത്തില്ല. അപ്പൊ ഇന്നലത്തെ ജാഗ്രതത്തിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ജാഗ്രത. ഇതാണ് നമ്മുടെ അനുഭവം. അതുകൊണ്ട് ഈ ജാഗ്രതത്തിന് നമുക്ക് ഒരിക്കലും സ്വപ്നമെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ജാഗ്രതത്തിനെ സംബന്ധിച്ച് നമുക്കൊന്നും പറയാം. എന്താണ് നശിച്ചു പോകുന്നതാണ് അത് പറയാം. കുറച്ച് ഉറക്കത്തിലേക്ക് പോകും. കുറച്ച് കഴിയുമ്പോ ഞാൻ ഉറക്കത്തിലേക്ക് പോകും. ഉറക്കത്തിലേക്ക് പോയതില്ല, നശിച്ചു പോയി. മനസ്സിലായോ? അത് പറയാൻ പറ്റും. പക്ഷെ സ്വപ്നം പോലെ ഇത് അസത്യമാണ് എന്ന് പറഞ്ഞാൽ ശരിയോ? അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ എനിക്കൊരു കാര്യം ഓർമ്മ, അതായത് ഗുരുദേവന്റെ പ്രയോഗം ഉണ്ടോ, സ്വപ്ന തുല്യം എന്നൊരു പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെന്തോ ഒരർത്ഥം ഉണ്ട്. അതായത് ഇനി കൂടുതൽ നിങ്ങളുടെ ആകാംക്ഷയുടെ മുൾമുനെ നിർത്താതെ ഉള്ള കാര്യം പറയാം. മനസ്സിലായോ? ഇത് സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്ന് ചിലടത്ത് പറയും, സ്വപ്നം പറയും ചിലടത്ത്. അങ്ങനെ എവിടെയെങ്കിലും പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ജാഗ്രത സ്വപ്നമാണ് എന്ന് പറയണെങ്കിൽ എന്റെ അർത്ഥം വേദം പറഞ്ഞിരിക്കുന്നത് സ്വപ്നമാണ്, ഇത്രയേ ഉള്ളൂ അതിനർത്ഥം. വേദം പറഞ്ഞ പിന്നെ അറിയില്ല എന്നുള്ളതാണ് എന്റെ അർത്ഥം. വേദം പറഞ്ഞു എന്നുള്ള പഠിപ്പിക്കൂ സ്വാമി പറഞ്ഞത്, അറിയില്ല എന്ന് അതാണ് നിങ്ങള് പറയുന്നത്. എന്താണ് വേദം പറഞ്ഞു സ്വപ്നമാണ്? ശ്രുതി അതുകൊണ്ട് സ്വപ്നം. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത്. എന്താണ് നേരത്തെ പറഞ്ഞില്ലേ പൂജ്യവൃദ്ധം പറഞ്ഞെന്ന്? എന്താണ് ബ്രഹ്മത്തെ അറിയുമ്പോ എന്താണ് ഇതൊക്കെ അസത്യം? ഈ ബ്രഹ്മത്തെ അറിയുമെന്ന് ആര് പറഞ്ഞിരിക്കുന്നു? ബ്രഹ്മത്തെ അറിഞ്ഞ അസത്യാവുമെന്ന് പറയുന്നത് വേദം പറഞ്ഞാണ്. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്ന ഡിവൈഡ് ചെയ്യുക. എന്താണ് നമ്മുടെ മനസ്സിൽ സംശയമുണ്ടായത്? എങ്ങനെ അസത്യമാകുമ്പോ ഡിവൈഡ് ചെയ്യുക? എന്താണ് ബ്രഹ്മജ്ഞാനുണ്ടാകുമ്പോ സത്യമാകും. അപ്പൊ ഗുരുവിനോട് നേരിട്ട് ചോദിക്കുരുദേവനും പറഞ്ഞിട്ടുണ്ട്. ഏത്? അതായത് ഒരു ഒബ്ജക്റ്റ് കണ്ടിട്ട് അത് ഇത് ഷർട്ടാണ്, വേദം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതെല്ലാം ഞാനും പറയുന്നു. പിന്നെ ഇത് ശ്രുതേയ അതായത് ഗുരു പറയുന്നു. ഞാൻ എപ്പോഴും ഓടത്തോണം ഗുരു പറയുന്നത് ട്രഡീഷണലായിട്ടുള്ള വേദാന്തത്തെ പറഞ്ഞിരിക്കുകയാണ്. ഉപനിഷതുക്തി രഹസ്യം ഓർത്തിടേണമെന്ന് ഗുരു പറഞ്ഞിട്ടില്ല. മനുഷ്യത്തിന്റെ ആശയമാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. അതെന്താ എന്നേ ഞാനും പറയുന്നുള്ളു. അത് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഗുരു പറഞ്ഞത് എന്താണ്? നിത്യാനിത്യ വിവേകതോയി നിതരാ നിർവേദമാവദ്യ എന്നൊക്കെ പറയുന്നത് ട്രഡീഷണൽ ഉദ്വൈതമല്ലേ? പിന്നെ പറഞ്ഞിരിക്കുന്നു. പിന്നെ ഗുരുവിന്റെ പ്രത്യേകത എന്താണ്? ഇതാണ് ഗുരുവിനെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ ഗുരു അതല്ല ഗുരു വേദത്തിൽ പറയാത്ത കാര്യം പറഞ്ഞിട്ടുണ്ട് വേദത്തിൽ പറയാത്ത കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താണത് വേദത്തിൽ പറയാത്ത കാര്യം ഒരു ജാതി ഒരു മതം ദൈവം ഒരു ദൈവം എന്ന് വേദത്തിൽ പറഞ്ഞ കാര്യങ്ങളല്ല മതമേതായാലും മനുഷ്യൻ നന്നായ മതി വേദത്തിൽ പറഞ്ഞിട്ടില്ല വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ വേദത്തിൽ പറഞ്ഞിട്ടില്ല സംഘടന കൊണ്ട് ശക്തരാകുവിൻ വേദത്തിൽ പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഗുരു അധികമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇന്നത്തെ സമൂഹം ഗുരുവിന് കൽപ്പിക്കുന്ന മൂല്യം അല്ല വേദത്തിൽ പറഞ്ഞതിന്റെ പേരിലൊന്നും ആരും അംഗീകരിക്കത്തില്ല വേദത്തിൽ പറഞ്ഞൊക്കെ പൊട്ടത്തരവെന്ന് എല്ലാവർക്കും അറിയാം പരമ്പരമായിട്ടുള്ള ട്രഡീഷണലായിട്ടുള്ള അദ്വൈതം ദർശനമാല എഴുതുന്നതിന് എന്നൊരു കാരണം പറയുന്ന ഒരാളെന്ന് ചോദിച്ച അദ്വൈതം മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് എഴുതിത്തരണമെന്ന് പറയാം ഗുരു പറഞ്ഞു എന്നാ എഴുതിപ്പോന്ന് പറഞ്ഞു ഗുരുവിന്റെ ഒരു പിന്നെ എന്താ പറയുന്ന ഒരു ദർശനം അദ്വൈതം അദ്വൈതം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അധ്യാരോപ്യം നിഷ്പ്രപഞ്ചം പ്രപഞ്ചം അങ്ങനെയാണ് അദ്വൈതമാണ് അദ്വൈത അപവാദത്തിലൂടെ തുടങ്ങി നിർവാണ ദർശനം വരെ അദ്വൈതമാണ് എഴുതി കൊടുത്തത് അത് ട്രഡീഷണലായ അദ്വൈതം ഗുരു എഴുതി കൊടുത്തതല്ല എന്താ കുഴപ്പം അതെന്താ തെറ്റ് ഇപ്പൊ സ്വാമി പറയുന്ന സ്വപ്നവും പിന്നെ ജാഗ്രതും ഒന്നാണെന്ന് പറയാൻ പറ്റത്തില്ല അതായത് സ്വപ്നം അപ്പിയറൻസ് ആണ് ഇത് കണ്ടിന്യൂഷൻ ഉണ്ട് അപ്പൊ ഈ ഞങ്ങളെ നയിച്ചു വെച്ചിരിക്കും ഞങ്ങളുടെ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വെച്ചിരിക്കുന്ന സാധനത്തെ സ്വാമിക്ക് കൊട്ടിയിരിക്ക പിന്നെ എന്താണ് ഇതെന്ന് പറഞ്ഞതാ ഏത് ഈ ജാഗ്രത എന്ന് പറഞ്ഞ ജാഗ്രത എന്ന് പറയുന്ന എന്താണ് നമ്മൾ ആരടത്തും ചോദിക്കേണ്ട കാര്യമില്ല എന്താണ് നമ്മളിതൊക്കെ റിയലായിട്ട് അനുഭവിക്കുന്നു ഇതൊക്കെ റിയൽ തന്നെയാണ് എന്താ സംശയം തോന്നുന്നു ഇന്നലെ നമ്മള് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ഭാവന ഒന്ന് അനുഭവം സാക്ഷി സാക്ഷി ഭാവന അനുഭവം അപ്പൊ സ്വാമി പറയുന്ന ഇത് അനുഭവത്തിൽ ഇത് മൂന്നാണ് സമീപം അത് സ്വപ്നവും മനസ്സിലായ നമ്മുടെ അനുഭവം തന്നെയാണ് ജാഗ്രതത്തും സ്വപ്നത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ നമ്മളതിനെ ഇന്റർപ്രിട്ടുന്ന അത് അസത്യം എന്നാണ്. ജാഗ്രത എന്ന് പറയുന്ന എന്താണ്? സത്യമാണ്, സത്യമാണ് നമ്മുടെ അനുഭവത്തിൽ. മനസ്സിലായോ? പിന്നെ ഈ ജാഗ്രതനെ സംബന്ധിച്ചുള്ള ഒരു ഫിലോസഫിക്കൽ സ്റ്റാൻഡ് പോയിന്റ് അല്ലെ ശങ്കരാചാര്യരുടെ, അതാണ് മിഥ്യ എന്ന് പറയുന്നത്. നമ്മുടെ അനുഭവത്തെ കുറിച്ചല്ല പറയുന്നത്, നമ്മുടെ അനുഭവം സത്യം തന്നെയാണ്. എന്താണ് ഒരാൾക്കും പറയാൻ പറ്റില്ല എന്താണ് സ്വപ്നം പോലെ ഇത് അസത്യമാണെന്ന് പറയാൻ പറ്റില്ല. ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. ഫിലോസഫിക്കലായിട്ട് ഫിലോസഫിക്കൽ സ്റ്റാൻഡ് പോയിന്റ് വേദം പറഞ്ഞിരിക്കുന്നു, വേദം പറഞ്ഞിരിക്കുന്നു. അനുഭവത്തിൽ നമുക്ക് പറയാം, ഈ പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ടോ? ഇപ്പം അതും ഇതുമല്ല സത്. ഗുരുദേവൻ സ്വപ്നമെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? ട്രഡീഷണൽ വേദാന്തം പറഞ്ഞിരിക്കുന്നു, പറഞ്ഞല്ലോ ഞാൻ. വേദാന്തത്തിന്റെ എന്ത് ഇന്റർപ്രിട്ടേഷനാണോ അത് ഗുരുവിന്റെ വേദനം കൊടുക്കണം, അതേ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കണം. ഇതില് ഈ ശ്ലോകത്തിന് സത്യം എന്ന് പറയുന്നതിന്റെ അർത്ഥം അസദർത്ഥമല്ലെന്നാണ്, സദർത്ഥവും അസദർത്ഥമല്ല. അസദർത്ഥമല്ല അസത്തിന്റെ അർത്ഥമല്ലാന്ന്. അസത്തിന്റെ അർത്ഥമല്ല ഇത്, അഹം അതെന്താണ്? സച്ചിദാമൃതമാണ് അസത്തിന്റെ അർത്ഥമല്ല. അവിടെയൊക്കെ അതിന്റെ അവസാനത്തെ സദാസത് പ്രതിപത്തിയറ്റ് അവിടെ ഈ സദാസത് എന്ന് പറയുന്നത് എന്താണ് എന്ന് വെച്ചാ, നമ്മൾ ഇനി കടന്ന് പഴയരുതെന്ന് അതൊക്കെ അദ്വൈതത്തിന്റെ തന്നെ രീതി പറയുന്നതാണ്. സത്താണ് അസത്താണ് ഇങ്ങനെയുള്ള പിന്നെ ശങ്കരാ സത്വമല്ല അസത്വമല്ല സത് അസത്വമല്ല വിലക്ഷണമാണ്. അതെന്ന് വെച്ചാ ശബ്ദങ്ങൾ കൊണ്ട് നിർവചിക്കാൻ പറ്റില്ല എന്നുള്ള അർത്ഥത്തിൽ അത്തരം നിർവചനങ്ങളൊന്നും സാധ്യമല്ല. അവാങ് മനോ ഗോചരം സത്വസത്ത്. ഈ സ്നേഹ സിദ്ധാന്തക്കാര് സത്വസത്ത് എന്നൊരു വാക്ക് അതൊക്കെ സത്വ അസത്താണെന്നത് പറയുന്നത്. അപ്പൊ സ്വാമിജി അഭിപ്രായത്തില് ഈ സ്വപ്നവും പിന്നെ ജാഗ്രതും ഒന്ന് അനുഭവവും ഒന്ന് ഭാവനയുമാണെന്ന് പറയുന്നത്. സ്വപ്നവും അനുഭവവും ഭാവന അല്ല, സ്വപ്നം അനുഭവം തന്നെ. ഒരു സംശയമില്ല, നമുക്ക് സ്വപ്നത്തെ കുറിച്ച് തന്നെ സയന്റിഫിക് ആയിട്ടൊരു ക്ലാസ് എടുക്കാം സമയം കിട്ടുകയാണെങ്കിൽ. സ്വപ്നം എന്ന് പറയുന്നത് എന്താണോ, അദ്വൈതികള് പറയുന്ന പോലെ ഒന്നുമല്ല സ്വപ്നം എന്ന് പറയുന്നത്. ഇതിന്റെ നല്ല ഡ്രീം യുങ് എന്ന് പറയുന്ന ഒരാള് അതൊക്കെ പോയി, ആ കാലം കഴിഞ്ഞു കഴിഞ്ഞ. യുങ്ങിന്റെ അത് നമ്മുടെ വേദാന്തം പോരായണം, നമ്മുടെ വേദാന്തം പോരെയാണ്. അതിന്റെ കാലം കഴിഞ്ഞു പോയാണ് ഇപ്പൊ ന്യൂറോ സയന്റിസ്റ്റുകളുടെ പഠനങ്ങളാണ്. അപ്പൊ ന്യൂറോ സയൻസ് അതൊക്കെ മണ്ടത്തരങ്ങൾ ഒരു കാര്യം ഫ്യൂച്ചർ അപ്പോ സ്വപ്നം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് രണ്ട് തരത്തിലാണ് മെയിനായിട്ട് ഡ്രീം എന്ന സ്ലീപ്പ് ഉള്ളത്. ഒന്ന് ആറിയം, ഒന്ന് എന്നറിയം. ആറിയം എന്ന് പറയുന്നിടത്താണ് ആറിയം സ്ലീപ്പിലാണ് എന്ത് കിടക്കുന്നത്? സ്വപ്നം. ആറിയം ആർ ഇ എം മൂന്ന് സ്റ്റേ ഉണ്ട്. നമ്മളെല്ലാ ദിവസവും ഒരു ഉറങ്ങുമ്പോഴത്തേക്ക് ഒരു 90 മിനിറ്റ് വരെയൊക്കെ NREM സ്ലീപ്പിലേക്ക് പോകും. ഡീപ് സ്ലീപ്പ്, അതിൽ തന്നെ മൂന്ന് സ്റ്റേജ് ഉണ്ട്. പിന്നെ ചുരുക്കി പറഞ്ഞ REM സ്ലീപ്പിലാണ് സ്വപ്നം. അപ്പൊ എങ്ങനെയാണോ നമുക്ക് മറ്റേ സ്ലീപ്പ് ആവശ്യമുള്ളത്, ഏത് REM, അതുപോലെ NREM സ്ലീപ്പും നമുക്ക് കൂടിയേ തീരും. കാരണം മെമ്മറി കൺസോളിഡേഷൻ അത് ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി ഇതെല്ലാം ഈ സമയത്താണ് ബ്രെയിൻ ശരിയാക്കി വെക്കുന്നത്. അതാത് സ്ഥാനത്ത്. പിന്നെ നമ്മുടെ ബ്രെയിനിലെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്ന ടോക്സിൻസ്, കെമിക്കൽ ടോക്സിൻസ്, അത് റിമൂവ് ചെയ്യുന്ന ഈ സ്വപ്നത്തിലും സുഷുപ്തിയിലും ഒക്കെയാണ്. അതുകൊണ്ട് ഈ സ്വപ്നം ഡ്രീം എന്നൊക്കെ പറയുന്ന നമുക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത കാര്യങ്ങളാണ്. നമുക്ക് നല്ല ഡ്രീംസ്, നല്ല ഡ്രീം എന്ന് വെച്ചാ നമ്മൾ കാണുന്ന ഡ്രീം സുന്ദരമായിരിക്കണമെന്നല്ല, ഡ്രീം എന്ന് പറയുന്ന അനുഭവം നോക്കി ഉണ്ടെങ്കിലേ നമുക്ക് ഉണർന്നു വരുമ്പോഴത്തേക്കും നല്ല മെമ്മറിയും നല്ല ലേണിംഗ് പവറും ഇതൊക്കെ ഉണ്ടാകത്തുള്ളൂ. അതെ. അപ്പൊ അതിന് സയൻസ് ഓഫ് യോഗ എന്ന് പറഞ്ഞിട്ട് അത് തന്നെ പരമാവധം. കാരണം യോഗയിൽ ഒരു സയൻസും ഇല്ല. അത് തന്നെ യോഗയിൽ സയൻസ് ഇല്ല. അതുകൊണ്ട് സയൻസ് യോഗ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ രോഗങ്ങള് അപ്പൊ ഈ നമ്മള് ഉറങ്ങുമ്പോഴാണ് എല്ലാം ഇവൻ ക്ലിയർ ചെയ്യുന്നതാണ്. ഉറങ്ങുമ്പോഴും ക്യൂർ ചെയ്യുന്ന, എല്ലാം ക്യൂർ ചെയ്യുന്നതല്ല. നമ്മള് ഉറങ്ങുമ്പോഴും സ്വപ്നം കാണുമ്പോഴും ഒരു ടോക്സിൻ റിമൂവൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ബ്രെയിൻ ചെയ്യുന്നുണ്ട്. അല്ല എല്ലാ രോഗങ്ങളും അതൊന്നും പറയത്തില്ല. കെമിക്കൽസ്, അതൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രെയിനെ മൊത്തം ബോഡിയെ റിപ്പയർ ചെയ്യുന്നുണ്ട്. എല്ലാ, അതായത് ഇപ്പോ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെഷീനെ ഷട്ട്ഡൗൺ ചെയ്യുന്നു. ഷട്ട്ഡൗൺ ചെയ്തിട്ട് അതിൽ റിപ്പയർ ചെയ്യുന്ന നമ്മുടെ കമ്പനികളിലല്ല, ഫാക്ടറികളിലെ. അതേപോലെ നമ്മുടെ ബോഡിയെ ഷട്ട്ഡൗൺ ചെയ്തിട്ട് റിപ്പയർ ചെയ്യുന്നതാണ് ഉറക്കവും ഡ്രീമും. അപ്പോ അതിന് വളരെ കൃത്യമായ എന്താണ് ബയോളജിക്കൽ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അത് ആവശ്യമുള്ള കാര്യമാണ്, അത് വേണ്ടതാണ്. അതുകൊണ്ട് അത് നല്ലതാണ്. പക്ഷെ ഇതൊന്നും നമുക്കിപ്പോ സൗജി എനിക്കൊരു ചോദ്യമുള്ളത്, അതായത് ഇപ്പം ഡ്രീമും വേക്കിംഗ് സ്റ്റേറ്റും നമ്മുടെ ഒരു അനുഭവമാണ്. അപ്പൊ നമ്മള് ഇത് ഫിലോസഫിക്കൽ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് കാണരുത് എന്നുള്ള ഒരു എന്നെനിക്കില്ല. ഫിലോസഫിക്കൽ നമുക്ക് എന്താണ്, നമുക്ക് പ്രത്യേകിച്ചും പലപ്പോഴും സയൻസിന്റെ എക്സ്പ്ലനേഷൻ ഫിലോസഫിയാവും. ഫിലോസഫി മോശം സാധനമൊന്നുമല്ല, പക്ഷെ അത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആ ഫിലോസഫിക്കൽ സ്റ്റാൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞുകൊണ്ട് വെറും ഇമാജിനേഷൻ ആയി പോകരുത്. നമ്മുടെ എന്താണ് ഈ സയന്റിഫിക് അപ്രോച്ചിനോട് എക്സ്പീരിയൻസ് പ്രാക്ടിക്കൽ അല്ല, നമ്മുടെ സയന്റിഫിക് അപ്രോച്ചിനോട് ചേർന്നിരിക്കുന്നതായിരിക്കും. എക്സ്പീരിയൻസിനൊന്നും കൂടെ വലിയ വിലയുള്ള കാര്യങ്ങളാണ്. എക്സ്പീരിയൻസ് എന്ന് പറയുന്ന എന്താണ്, അത് ശരിയായി കൊള്ളുന്ന നിർബന്ധമില്ല. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അനക്ഡോട്ടൽ ഫാലസി, അതൊരു ഫാലസി. ഒരു ഡൗട്ട് വരുന്നു, സി ഗുരുദേവൻ യുഗപത് സൃഷ്ടി എന്ന് പറഞ്ഞു എങ്ങനെ നമ്മൾ ഉണർന്നു വരുന്നത് ആ സമയത്ത് ഇത്ര ഉള്ളതുപോലെ തോന്നുന്നു. ഗുരുദേവൻ പറയുന്നുണ്ട് ഇത് ഒരു കുടം കണ്ടിട്ട് ഇത്ര നാളായി അതിൽ തൊടുത്തുവിടുന്ന വ്യവഹാരമാണ്. പഴയകാലത്ത് വെസ്റ്റേൺ ഫിലോസഫേഴ്സ് കൊണ്ടായിരുന്നതിന്റെ ആൾക്കാർ ഇന്ത്യയിലും ഈ ഐഡിയലിസം ഇന്ത്യയിൽ വരുന്നത് ബൗദ്ധന്മാരിൽ നിന്നാണ്. മനസ്സിലായോ? ബൗദ്ധന്മാർ നാഗാർജുനും മറ്റുമൊക്കെയാണ് ഈ ഒരാശയം കൊണ്ടുവന്നത്. പിന്നെ ശങ്കരാചാര്യരൊക്കെ കണ്ടെടുത്ത ഇതാണ്. അതായത് എന്താണ്, നമ്മുടെ കാഴ്ചയാണ് എന്താണ്, ഇതൊരു ഫിലോസഫിക്കൽ വ്യൂ. അതുപോലെ തന്നെ സ്വാമിജി പറഞ്ഞ ഈ വേദത്തിലൊക്കെ ആത്മാവിനെ കുറിച്ചുള്ള നിത്യ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അത് നാഗാർജുനൻ കുഴിയൊക്കെ സ്വാമിജി പറഞ്ഞു, അതൊക്കെ ഞാൻ അജീവനായിരിക്കുന്നത്. പാപ്പ നോക്കുക ശരിയാ, ഇങ്ങനെ നിത്യ എന്നൊരു പദം ഉപനിഷത്തിൽ കാണാനില്ല. ഉപനിഷത്തിൽ പറയുന്ന എന്താണ്, അതോ അന്യതാർത്ഥം ദേഹം നാനാ സർവം കല്ലിതം ബ്രഹ്മ. ഇങ്ങനെ കുറെ വാക്കുകൾ എടുത്തു വെച്ചുകഴിഞ്ഞാ പിന്നെ ആഗ്രഹങ്ങളും അന്യതാഗ്രഹങ്ങളും എന്തൊക്കെ പറഞ്ഞത്, അല്ലാതെ നിത്യ എന്നുള്ളൊരു വാക്ക് സ്വാമി പറഞ്ഞ കാണാവുന്നുണ്ട് വേദാന്തത്തിൽ. ഈ വിദ്യ എന്നുള്ളത് സത്യം വിദ്യ. നീ പത്ത് പൻഷത്ത് ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ച പത്ത് പൻഷത്തിലെ സത്യദാനന്ദൊന്നൊരു വാക്കില്ല. സച്ചിദാനന്ദം എന്നൊരു വാക്കില്ല. സത്യജിത്താനന്ദം, സത്യജ്ഞാനമാനന്ദം, അതൊക്കെയുണ്ട്. സച്ചിദാനന്ദം ഒരു വാക്കില്ല. ഇപ്പൊ ഒരുപാട് പ്രയോഗിക്കുന്നില്ലേ അദ്വൈതികള്, അങ്ങനെ ഒരു വാക്ക് അതിനകത്തില്ല. ആൾക്കാരെ വിചാരിക്കും ഈശ്വരനാണ്, നീ എന്നുള്ള അർത്ഥം നീ സത്യം അങ്ങനെയും വരാറ്. ഇതൊക്കെ നമ്മളെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച്, നമ്മുടെ ഇന്റർപ്രറ്റേഷനുസരിച്ച് അവിടെ ഈശ്വരനോട് ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത് ആ പ്രാർത്ഥനയിൽ? അപ്പൊ നീ എന്ന് പറഞ്ഞ ഈശ്വരനാണ്, സംശയം എന്തോ. പിന്നെ വളച്ചൊടിച്ച് ഇങ്ങനെ വച്ചിരിക്കുന്നതിനെ വളച്ച് ഇങ്ങനെ ആക്കേണ്ട കാര്യം വേണമെങ്കിൽ ചെയ്യാം. വ്യക്തിത്വത്തെ പറയുന്നില്ലല്ലോ. എപ്പോഴും എന്തായിരിക്കണം നമ്മുടെ എക്സ്പ്ലനേഷൻസ്? എപ്പോഴും സിമ്പിളായി അത് ഈ വെസ്റ്റേൺ ലോജിക്കൽ ഒരു പ്രിൻസിപ്പിളാണ്. നമ്മുടെ എക്സ്പ്ലനേഷൻസ് എപ്പോഴും സിമ്പിളായി അണ്ടർസ്റ്റാൻഡ്. അല്ലെങ്കിൽ പോലെ നമുക്ക് ഈ സത്യം അല്ല വേദാന്തം തന്നെ ശരിക്കറിയില്ല. അപ്പൊ അവര് സോക്രട്ടീസിനെയും പ്ലാറ്റോയിനെയും കോട്ടി എന്ന് പറയുമ്പോ ഇതും അറിയില്ല എന്ന് പറയും. അത് അത്രയും കാലിബറുള്ള വ്യക്തികൾക്ക് അത് കുഴപ്പമില്ല. അങ്ങനെയുള്ള ഓഡിയൻസിനെ ഉദ്ദേശിച്ചാണ് എഴുതിയിരിക്കുന്ന നടാജികൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ആ ലെവലുള്ള ആൾക്കാർക്ക് അപ്പൊ അവിടെ അത് ശരിയാണ്, അവർ മനസ്സിലായിക്കോട്ടെ അവർക്ക് വേണ്ടിയിട്ട്. എന്റെ ഒരു സ്വാമി ദയാനന്ദ സരസ്വതി പറഞ്ഞ ഒരു നടരാജ റിട്ടേൺ ബുക്ക് പട്ട ഈ നോബഡി എൽസ്. നോബഡി എൽസ് എന്നുള്ളതല്ല, വെസ്റ്റേൺ ഫിലോസഫിയില് നല്ല അറിവുള്ളവർക്ക് മനസ്സിലാവും. വായിച്ചാലും വാക്കുകൾ പരിഭാഷകൊണ്ട് മനസ്സിലാവില്ല. പരിഭാഷ കൊണ്ട് മനസ്സിലാവുന്നില്ല. കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാലേ, ഇപ്പൊ നടാവിൽ പറയുന്ന ഒരാശയത്തിന് പകരം മലയാളത്തിലൊരു വാക്കെടുത്തു കഴിഞ്ഞാൽ ആ വാക്കിന് മലയാളത്തിന്റെ അർത്ഥം വേറെ ആയിരിക്കും. അപ്പൊ പരിഭാഷ കൊണ്ട് നടാവിൽ മനസ്സിലാക്കാൻ പറ്റില്ല. പരിഭാഷകളായിരിക്കുന്നതല്ല ഇത് വായിച്ച ഒന്നും മനസ്സിലാവത്തില്ല. എനിക്ക് മലയാളം അറിയാത്തോണ്ടല്ല, നടാജ് ഉപയോഗിച്ചിട്ട് ആ വാക്കുകൾ ഇതിനകത്തില്ലാത്തോണ്ട്. ആ വാക്കുകളുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വാക്ക് ആ ഫിലോസഫിയില് എന്ത് വാക്കാണെന്നുള്ളത് മനസ്സിലാക്കി അതിന് വിശദീകരിച്ചെഴുതുന്നു. ഒറ്റ വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. നടായൊരു ജീനിയസ് ആണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് അത് അത്രയും ഉള്ള ആൾക്കാർക്ക് അത് പറ്റും. അതാണ് പ്രശ്നം. സാധാരണക്കാരനും അത് പറ്റത്തില്ല. അത് ഒരു അക്കാഡമിക് തലങ്ങളിലൊക്കെ ചിലപ്പോ ആരെങ്കിലും ഡിസ്കസ് ചെയ്യും. റിസർച്ച് ചെയ്യാനും അവിടെ ഒരു പരസ്യവും ഒരു പ്രോഗ്രാമും കൊടുക്കാൻ പാടില്ല. അവിടെ ആരെങ്കിലും ആരെങ്കിലും വരുന്ന ഒരാൾക്ക് വരാം. അതൊക്കെ പിന്നെ പുള്ളിയുടെ ഓർത്തഡോക്സ് നിലപാടുകളൊക്കെയാണ്. അതൊന്നും എന്താണ് കാലാനുസൃതമായ കാഴ്ചപ്പാടൊന്നുമല്ല. അതിന് കാഴ്ചപ്പാട് ശരിയെന്ന് പറയാൻ പറ്റില്ല. ഇന്നിപ്പോ ഏത് കാര്യങ്ങൾക്കും അഡ്വർടൈസ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ സച്ചിദാനന്ദ സ്വാമിയുടെ മോഡൽ ആയിരിക്കുന്നു. എന്നിടും പരസ്യം കൊടുത്തോണ്ടേ ആരെങ്കിലും അറിയിട്ടുണ്ടെങ്കിലും ഇല്ല. ഇന്നത്തെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന കാലത്ത് അങ്ങനെ നിൽക്കാൻ പറ്റും. അതാണ് ഇന്നത്തെ കാഴ്ചപ്പാട്. അതിൽ ഞാൻ ഐ എഗ്രി വിത്ത് ഹിം. പിന്നെ ചിലർ പറയുന്നേ സ്വാമി ആദ്യം കേരളാന്ന് നോക്കുന്നത് തന്റെ പ്രസ്താവനയും ഫോട്ടോ ഉണ്ടാവും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാൾക്ക് എന്താണ് ലൈം ലൈറ്റ് നിൽക്കണമെങ്കിൽ ആ രീതിയെ പറ്റും. അല്ലാന്ന് പറഞ്ഞാൽ സദ്ധനസ്വാമിയെ കടത്തി വെട്ടിക്കൊള്ളാം. അതിന്നെ കോൺട്രവേഴ്സിലാണ്. കോൺട്രവേഴ്സിലാകാൻ പറ്റില്ലല്ലോ സ്വാമിമാരുടെ അത്രയും പിന്നെ കോൺട്രവേഴ്സിൽ ആകാൻ പറ്റില്ല. എന്നാലും സ്വാമിയുടെ ഒരു കാലത്തിനനുസരിച്ചുള്ള ഒരു നിലപാടാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതിനുള്ള വേണ്ടത്ര സ്റ്റഫ് സ്വാമിയുടെ കയ്യിലില്ല എന്നുള്ള വേറൊരു പ്രശ്നം. മനസ്സിലായ സ്വാമിയുടെ ഉള്ള കുറെ ഹിസ്റ്ററി മാത്രമാണ് ഗുരുവിന്റെ, അതുകൊണ്ട് നിൽക്കാൻ പറ്റിയില്ല. പഴയ ഹിസ്റ്ററി അത് മാത്രം കൊണ്ട് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടും നിൽക്കാൻ പറ്റില്ല. പക്ഷെ അപ്രോച്ച് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറ്റും. നടാവിന്റെന്ന് കാഴ്ചപ്പാട് ഒരിക്കലും അതൊക്കെ ചെതറെടുത്തു പോവും. പിന്നെന്താ നശിച്ചു പോകത്തേയുള്ളു. ആർക്കും മനസ്സിലാവില്ല. കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറണം. സമയായ പോകണ്ടായ ഇന്നിപ്പോ അടുത്ത് പരിപാടി ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത് നീട്ടിയത്.